ശ്രീമദ്ഭഗവത്ഗീത ആറാം അധ്യായം 41-ാം ശ്ലോകം. ഇവിടെ അർജുനൻ ചോദിക്കുന്നത് യോഗഭ്രഷ്ടന്റെ അഗതിയെക്കുറിച്ചാണ്. യോഗഭ്രഷ്ടൻ യോഗമാർഗത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഭാഷകാരൻ പറഞ്ഞു, എന്താണ് അവസാന സമയം? അയതി, വേണ്ടവണ്ണം യത്നിച്ചില്ല, അതിന്റെ കുറവുകൊണ്ട് വ്യതിചരിച്ചു പോയി. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നശിക്കുന്നില്ല. അയാൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ഇവിടെ രണ്ട് തരത്തിലുള്ള യോഗഭ്രഷ്ടന്മാരെ കുറിച്ച് പറയും. അതിന് ആദ്യത്തെ വിഭാഗത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഭാഷ്യം കിം തു അസ്യ ഭവതി, അവനെന്ത് സംഭവിക്കുന്നു? പ്രാപ്യ യോഗമാർഗേ പ്രവൃത്ത സന്യാസി സാമർഥ്യ പ്രാപ്യ ഗത്വ പുണ്യകൃതാം അശ്വമേധാദി യാജനാം ലോകാൻ തത്ര ജോഷിത്വ വാസം അനുഭൂയ ശാശ്വതി നിത്യഃ സമാഹ സംവത്സരാൻ തദ്ഭോഗക്ഷയെ ശുചീനാം യഥോക്തകാരിണാം ശ്രീമതാം വിഭൂതിമതാം ഗേഹേ ഗൃഹേ യോഗഭ്രഷ്ടോഭിജായതേ. യോഗമാർഗേ പ്രവൃത്ത സന്യാസി, അങ്ങനെ യോഗമാർഗത്തിൽ പ്രവർത്തിക്കുന്നവനായ സന്യാസി, പ്രവർത്തിച്ചിരുന്നവൻ, സാമർഥ്യാ പ്രാപ്യ ഗത്വ പുണ്യകൃതാം അശ്വമേധാദിയാജിനാൻ ലോക, യോഗഭ്രഷ്ടൻ ആ യോഗമാർഗത്തിൽ പ്രവർത്തിച്ച് അതിൽ നിന്നുള്ള യോഗ്യതയെ സമ്പാദിച്ചവൻ, അവനെന്ത് ചെയ്യുന്നു? പുണ്യകൃത്തുക്കളുടെ ലോകത്ത് പ്രാപിക്കുന്നു. പുണ്യകൃത്തം എന്ന് പറയുമ്പോൾ ജ്ഞാന മാർഗത്തിലല്ല, കർമ്മ ഉപാസനാ മാർഗങ്ങളിൽ, വൈദികമായ കർമ്മവും ഉപാസനയും അനുഷ്ഠിക്കുന്നവരുടെ മാർഗം. ഈശാവാസ്യത്തിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഇവിടെ ഇനി പറയും രണ്ടു തരത്തിലുള്ള മാർഗങ്ങളെക്കുറിച്ച്. അർച്ചരാദി മാർഗത്തിലൂടെ സഞ്ചരിച്ച് ബ്രഹ്മലോകത്തിലെ ദിവ്യ ഭോഗങ്ങളെല്ലാം അനുഭവിച്ച് അവർക്കൊരിക്കലും നഷ്ടം വരുന്നില്ല. ആ പുണ്യം ക്ഷയിക്കുമ്പോൾ അവർ ഭൂമിയിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ ഇതേ ചോദ്യം തന്നെ ശ്രീരാമൻ വസിഷ്ഠ ഭഗവാനോടും ചോദിക്കുന്നുണ്ട്. യോഗഭ്രഷ്ടനെ കുറിച്ച്, യോഗഭ്രഷ്ടന്റെ ഗതിയെ കുറിച്ച് അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. പക്ഷെ അവിടെ ഒന്നുകൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. ജ്ഞാന ഭൂമികളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അവിടെ പറയുന്നുണ്ട്, ജ്ഞാനഭൂമികയിൽ ശുഭേച്ഛ വിചാരണ തനുമാനസ, ഇത് സാധനാരൂപത്തിലുള്ള മൂന്ന് ഭൂമികളാണ്. ഈ മൂന്ന് ഭൂമികളിലാണ് ഒരാൾ യോഗഭ്രഷ്ടനാകാൻ സാധ്യതയുള്ളത്. ഒരാൾ യോഗപുരുഷനാകണമെന്നില്ല. എന്തുകൊണ്ടാണ്? അത് സാധന രൂപത്തിലുള്ളതാണ്. ശുഭേച്ഛ എന്ന് പറയുമ്പോൾ ഒരാളുടെ മനസ്സിൽ ആധ്യാത്മിക കാര്യങ്ങളോട് ഔത്സുക്യം ഉണ്ടായി, അതായത് അതിന് വേണ്ടത്ര യോഗ്യതകളൊന്നും ഇല്ലാതിരിക്കുക, അത് മനസ്സിൽ ഔത്സുക്യം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടായി, ആ ജിജ്ഞാസ വർദ്ധിച്ച് അയാൾ സാധന ചതുഷ്ടയ സമ്പന്നനാകുന്നത് വരെയുള്ള കാലം, അതിന് ശുഭേച്ഛ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ മനസ്സിന്റെ ഔത്സുക്യത്തിൽ നിന്ന് തുടങ്ങി അയാളിൽ ഇതിന്റെ പ്രാഥമികമായ യോഗ്യതകൾ, സമതമാദി ഗുണങ്ങളെല്ലാം വന്നുചേരുന്നത് വരെ, അതിന്റെ പൂർത്തി വരെയുള്ള സമയം അതിന് ശുഭേച്ഛ എന്ന് പറയുന്നു. ആ ഒരവസ്ഥയിലും ഈ പറയുന്ന രീതിയിൽ ഒരാൾ യോഗഭ്രഷ്ടനാകാം. ആ ഒരവസ്ഥയിലും അയാൾ ശ്രവണ മനനാദികൾ ഏർപ്പെടാം, ഉപാസനകളിൽ ഏർപ്പെടാം, കർമ്മയോഗ മാർഗത്തിൽ സഞ്ചരിക്കാം. ഈ ഭാഗങ്ങളിലെല്ലാം ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞതുപോലെ, ഒന്നുകിൽ അവസാന സമയത്ത് അയാളുടെ ബുദ്ധിക്ക് വ്യതിചലനം സംഭവിക്കാം യത്നക്കുറവ് കൊണ്ട്, മറിച്ച് പ്രാരബ്ധം അനുവദിക്കുന്നില്ല അയാളുടെ സാധന പൂർത്തീകരിക്കുന്നതിന്, അങ്ങനെ ജീവ അപായം സംഭവിക്കാം. എന്തായാലും അവിടെ സാധനയുടെ പൂർത്തീകരണം സംഭവിക്കാതെ വരുമ്പോൾ അയാൾ യോഗഭ്രഷ്ടൻ എന്ന് പറയുന്നു. അല്ലാതെ ഒരിക്കലും യോഗമാർഗത്തിന് വിരുദ്ധമായി സഞ്ചരിക്കുന്ന ഒരാളെയല്ല അതിൽ പ്രവേശിച്ചിട്ട്. അവിടെ സംഭവിക്കാം. ഇനി ഒരു സാധന സമ്പത്തോടുകൂടിയും തന്നെ അയാൾ ആത്മവിചാരത്തിന് മുഴുകുന്നു, അതിൽ കൂടുതൽ ഗൗരവമായിട്ട് ആധ്യാത്മിക സാധനങ്ങളിൽ മുഴുകുന്നു. ചിത്തത്തിൻ്റെ പ്രഥമ ഭൂമികയെ, ചിത്തഭൂമിയെ അയാൾ അതിക്രമിച്ചു, ദ്വിതീയ ഭൂമിയിലേക്ക് ആ ജീവൻ പ്രവേശിക്കുന്നു. ചിത്തഭൂമിയിലേക്ക് അയാളുടെ മനസ്സിന് ഏകാഗ്രത കിട്ടുന്നു, മനസ്സിൻ്റെ സംശയ വിപരീത ഭാവനകൾ ലഘൂകരിക്കുന്നു. അതിൻ്റെ അടയാളം എന്താണ്? അയാൾക്ക് ശ്രവണത്തിൽ നിഷ്ഠയുണ്ടാകും, സത്സംഗത്തിൽ നിഷ്ഠയുണ്ടാകുന്നു, അതിനോട് അഭിരുചി ഉണ്ടാകുന്നു, അതായത് തുടർന്ന് നിൽക്കാൻ കഴിയും. ചിത്തത്തിൻ്റെ രണ്ടാമത്തെ ഭൂമിക, അയാൾക്ക് അഭിരുചി ഉണ്ടാകുന്നു തത്വശ്രവണത്തിൽ, തത്വവിചാരത്തിൽ അയാൾക്ക് അഭിരുചി ഉണ്ടാകുന്നു. ശുഭേച്ഛ ഉള്ള ഒരാൾ തന്നെ ശ്രവണത്തിലേക്ക് പ്രവേശിക്കുന്നു, പക്ഷേ വിചാരണ എന്ന് പറയുന്ന ദ്വിതീയ ഭൂമികയിലാണ് അയാളുടെ മനസ്സ് കൂടുതൽ വിചാരത്തിലേക്ക് ആഴുന്നത് മുഴുകുന്നത്. ഒരാൾക്ക് ശ്രവണത്തിന് ശേഷിയുണ്ടായിരിക്കും, പക്ഷേ അയാളുടെ മനസ്സ് ശ്രവണത്തിൽ നിന്നും നിരാലംബമായി അന്തർമുഖമായി മനനത്തിന് പ്രാപ്തനായിരിക്കണമെന്നില്ല. അതിനൂടെ ശേഷി വരുന്നു, അതാണ് വിചാരണ എന്ന് പറയുന്ന ദ്വിതീയ ഭൂമിക. ആ ഭൂമികയിൽ ഇരിക്കുന്ന ഒരാളിനും ആ വിചാരത്തെ തുടർന്ന് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ അയാൾക്ക് ദേഹാപായം സംഭവിക്കുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാരബ്ധ വിശേഷങ്ങളാലോ ബാഹ്യനിമിത്തങ്ങളാലോ അയാൾ ആ വിചാര മാർഗത്തിൽ ഉദാസീനനായിത്തീരുക, ക്രമേണ ദേഹാപായം സംഭവിക്കുക. അവിടെയും അയാൾ യോഗഭ്രഷ്ടനാകും. ഇനി അവിടെ നിന്ന് അയാൾ ഒന്നുകൂടി പുരോഗമിക്കുന്നു. ശ്രവണം കൂടാതെ അയാൾക്ക് മനസ്സിനെ തത്വത്തിൽ തന്നെ ഉറപ്പിക്കാൻ കഴിയുന്നു. തനു മാനസ മൂന്നാമത്തെ ഭൂമിയെക്കുറിച്ച് അവിടെ പറയുന്നു. ഇതെല്ലാം വസിഷ്ഠൻ രാമന് ഉപദേശിക്കുന്നതാണ്. തനുമാനസ, മാനസം തനുവായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഏകാഗ്രമായിരിക്കുന്നു. അവിടെ അയാൾക്ക് എപ്പോഴും ബാഹ്യമായ നിമിത്തം വേണ്ട. ഒരു ഗുരുവിന്റെ, ഒരു ഉപദേശകന്റെ നിരന്തര സാമീപ്യമാണ് പ്രതീക്ഷിക്കുന്നില്ല. അല്ലാതെ തന്നെ അയാൾ ആന്തരികമായി സജ്ജനാണ്, മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി തത്വത്തിൽ ഉറപ്പിക്കുന്നതിനുള്ള ശേഷി അയാൾക്കുണ്ട്. അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് സിദ്ധിയല്ല, ഒരു സാധനയാണ്. സമ്യക് ദർശനത്തിന്, സമ്യക് ദർശന പ്രാപ്തിക്ക് തൊട്ടുമുമ്പുള്ള അവസ്ഥ നിധിധ്യാസനം എന്നെല്ലാം പറയുന്നു. അത്തരൊരു യോഗയെ കുറിച്ചാണ് ഇവിടെയും ചർച്ച ചെയ്യുന്നത്. അപ്പോ ഒരുവന്റെ അന്ധകരണം ശ്രവണ മനനങ്ങൾ കൊണ്ട് ആധ്യാത്മിക സംസ്കാരം പ്രവൃദ്ധമായി സമ്പുഷ്ടമായിരിക്കുന്നവരെ മാത്രമേ ഈ മൂന്നാമത്തെ ഭൂമികയിലേക്ക് പ്രവേശിക്കുന്നുള്ളൂ. തനുമാനസ എന്ന് പറയുന്നു. അന്ധകരണത്തിന് അത്രമാത്രം പരിണാമം സംഭവിച്ചിരിക്കുന്നു. അന്ധകരണം അതിൻ്റെ രജസ്തമോ മാലിന്യങ്ങളോ ദൂരീകരിച്ച് സാത്വികമായൊരു ഭാവത്തിൽ എത്തി നിൽക്കുന്ന അവസ്ഥ. അവിടെയും അതൊരു സാധനയാണ്. അവിടെയും ഒരാൾ യോഗപ്രശ്നനാകാം. ഈ മൂന്ന് ഭൂമികകളിൽ ശുഭേച്ഛ, വിചാരണ, തനുമാനസ എന്ന് പറയുന്ന ഈ മൂന്ന് ചിത്തഭൂമികളുണ്ട്. ഇത് മൂന്നും പറയുന്നത് ഒരു യോഗിയുടെ ചിത്തത്തിന്റെ അവസ്ഥയാണ്. കേവലമായ ആത്മാവിന് ഇത്തരം അവസ്ഥാന്തരങ്ങളൊന്നുമില്ല, ചിത്താവസ്ഥ. ഈ മൂന്ന് ഭൂമികകളിലും ആണ് ഒരു യോഗി യോഗഭ്രഷ്ടനാകുന്നത്. യോഗഭ്രഷ്ടനാകാൻ കാരണം ഇവിടെ നിൽക്കാൻ പാടില്ല. അത് കഴിഞ്ഞ് മുമ്പോട്ട് കടന്നു പോകണം. പക്ഷെ അങ്ങനെ കടന്നു പോകാൻ ചിലപ്പോൾ അയാളുടെ പ്രാരബ്ധം അനുവദിക്കുന്നില്ലെങ്കിൽ ഒരാൾ ജനിക്കുന്നത് തന്നെ ഇത്തരം ഭൂമികളിലാണെങ്കിൽ അയാൾ വളരെ വേഗം തന്നെ അയാളുടെ തീവ്ര സംവേഗം കൊണ്ട് വർത്തമാന ജന്മത്തിൽ തന്നെ മറ്റു ഭൂമികളിലേക്ക് അയാൾ കടന്നുപോകും. പക്ഷേ അങ്ങനെയല്ല, അയാളുടെ പ്രാരബ്ധ സംസ്കാരം പ്രബലമല്ല ഈ പറയുന്ന തീവ്ര സംവേഗത്തിനെങ്കിൽ അയാൾ ഇവിടെ ആരംഭിക്കുന്നു, അയാളുടെ ജിജ്ഞാസ വരുന്നു, പ്രവർത്തിക്കുന്നു, അയാൾ ഓരോ ഭൂമികളിലേക്ക് ആരോഹണം ചെയ്യുന്നു. ഒന്ന്, രണ്ട്, മൂന്ന് എവിടെയെങ്കിലും അത്രയ്ക്ക് സമയം കിട്ടത്തുള്ളൂ. ജീവിതം അവസാനിച്ചു പോവാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ യോഗഭ്രഷ്ടന്റെ പട്ടികയിലാണ് പെടുന്നത്. അത് കഴിഞ്ഞ് തുടർന്ന് വരുന്ന ഭൂമികളെ കുറിച്ച് പറയുന്നുണ്ട്. അസംശക്തി, സത്വാപത്തി, അസംശക്തി, പദാർത്ഥ അഭാവന, തുര്യക, ഇങ്ങനെയുള്ള തുടർന്ന് വരുന്ന ചിത്തഭൂമിയെ കുറിച്ചവിടെ വസിഷ്ഠൻ വിശദീകരിക്കുന്നുണ്ട്. അസംശക്തി, ഈ മൂന്ന് ഭൂമികളെയും മറികടന്ന് ചിത്തം സ്വാഭാവികമായും അടുത്ത് പ്രവേശിക്കുന്നതാണ് അസംശക്തി. ഈ മൂന്ന് ഭൂമികളിലും ആ ചിത്തം ലൗകികമല്ല, ചിത്തം അലൗകികമാണ്. അതുകൊണ്ട് ഈ മൂന്ന് ഭൂമികളെയും യോഗ ജാഗ്രത് എന്നാണ് പറയുന്നത്. ജാഗ്രത് എന്ന് വാസിഷ്ഠി പറയും. അതായത് സാധാരണ ജീവന്മാരും ജാഗ്രത ഉണ്ട്, ഉണർന്നിരിക്കുന്ന അവസ്ഥയെല്ലാം നമുക്ക് ജാഗ്രതാണ്. പക്ഷെ ഇവിടെ പറയുന്ന ഈ മൂന്ന് ഭൂമികകളിൽ ഇരിക്കുന്ന ചിത്തം യോഗ ജാഗ്രതത്തിലാണ്, സാധാരണ ജാഗ്രതത്തിലാണ്. സാധാരണ ആജ്ഞന്മാരായ ജീവന്മാരെ പോലെ അവർ ഈ ലോകത്ത് ഉണർന്നിരുന്ന് അജ്ഞതയ്ക്ക് അധീനരായി ലൗകിക വ്യവഹാരങ്ങൾ ഏർപ്പെടുകയല്ല ചെയ്യുന്നത്. അവരുടെ ആ ജാഗ്രത എന്ന് പറയുന്നത് യോഗ സംബന്ധിയാണ്. ഈ ഭൂമികളിൽ ഇരിക്കുന്ന ചിത്തം ലോകത്ത് കാണുന്നതും ലോകത്തോടുള്ള സംവേദനം പ്രതിസംവേദനം എല്ലാം യോഗാത്മകമാണ്. അത് മറ്റ് അജ്ഞരെ പോലെ ലൗകികമല്ല. അതുകൊണ്ട് തന്നെ യോഗ ജാഗ്രത എന്നാണ് പറയുന്നത്. അതിലൊരു വിലക്ഷണതയുണ്ട്. ഒരു പ്രപഞ്ചത്തെ കാണുന്നതും അനുഭവിക്കുന്നതും പ്രപഞ്ചത്തോട് പ്രതികരിക്കുന്നതും തികച്ചും ആധ്യാത്മികമായ ഭാവങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും അത്തരം ഭാവതലങ്ങളിൽ നിന്നുകൊണ്ടുമാണ്. അതുകൊണ്ടാണ് അതിന് യോഗ ജാഗ്രത എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് സമ്യക് ദർശനത്തിന്റെ അവസ്ഥ, അസംസക്തി എന്ന് പറയുന്നു. അതിന് പറയുന്നത് എന്താണോ, അത് യോഗ സ്വപ്നം, സ്വപ്നാവസ്ഥയാണെന്ന് പറയുന്നു. സാധാരണ സ്വപ്നാവസ്ഥയല്ല. സാധാരണ സ്വപ്നവും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം സാധാരണ സ്വപ്നം എന്ന് പറയുന്നത് ആർക്കും വരുന്നതാണ്, അതവന്റെ ഇച്ഛാശക്തിക്ക് ഒരിക്കലും അധീനവുമല്ല. സ്വപ്നം ജീവന്റെ ഇച്ഛാശക്തിക്ക് അധീനമല്ല. ഇന്ന് ഇന്നത് സ്വപ്നം കാണുമെന്ന് വിചാരിച്ചാൽ അത് കാണാൻ പറ്റത്തില്ല. ജാഗ്രതയിലിരുന്നു കൊണ്ട് ജീവൻ ഉപയോഗിക്കുന്നതായ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ഈ മൂന്നെണ്ണവും ജാഗ്രതയിൽ ഒരു പരിധിവരെ ജീവൻ ഇതിൻ്റെ മേൽ സ്വാധീനമുണ്ട്. ഒരു പരിധിവരെ. സ്വപ്നത്തിലാണെങ്കിലോ സാധാരണഗതിയിൽ ഇതിൻ്റെ മേലിൽ യാതൊരു സ്വാധീനമില്ല. യോഗികൾക്കൊഴിഞ്ഞ് സാധാരണ ജീവന്മാർക്ക് യാതൊരു സ്വാധീനവും. അവിടുത്തെ ജ്ഞാനം, അവിടുത്തെ ഇച്ഛ, അവിടുത്തെ ക്രിയകൾ അതിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ജ്ഞാതമായ കാരണങ്ങളെന്ന് പറയുന്നത് വാസന, സംസ്കാരം. അജ്ഞാതമായ കാരണം എന്ന് പറയുന്നത് ഈശ്വരീയമായ നിയമങ്ങൾ. പക്ഷേ ഇവിടെ പറയുന്ന ചതുർത്ഥ ഭൂമിയെ പ്രവേശിച്ച യോഗി, യോഗിയെ സംബന്ധിച്ചിടത്തോളം ആ സ്വപ്നം എന്ന് പറയുന്നത് സ്വേച്ഛാധീനമാണ്. ചതുർത്ഥ ഭൂമിയിൽ ഉള്ള ചിത്തത്തെ സംബന്ധിച്ച് ജഗത്ത് സ്വപ്ന സദൃശമല്ല, സ്വപ്നമാണ്. പ്രഥമ മൂന്ന് ഭൂമികകളിലും ജീവനെ സംബന്ധിച്ചിടത്തോളം, ആ ചിത്തത്തെ സംബന്ധിച്ചിടത്തോളം ജഗത്ത് സ്വപ്ന സദൃശമാണ്. അതുകൊണ്ടാണ് അതിനെ യോഗ ജാഗ്രത എന്ന് പറയുന്നത്. അതായത് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ചിത്തം ഇത്തരം ഭൂമികളിലേക്കൊന്നും പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ജഗത്ത് സത്യം തന്നെ, അതിനാർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. നിഷേധിക്കാനൊട്ട് പാടുള്ളതുമല്ല. കാരണം ജഗത്തിനെ സത്യമായി അനുഭവിക്കുന്നവനോട് ജഗത്ത് സ്വപ്നമാണെന്നോ സ്വപ്ന സദൃശ്യമാണെന്നോ ബോധിപ്പിച്ചിട്ട് കാര്യമില്ല, അത് സത്യം തന്നെയാണ്. അയാളുടെ അനുഭവമാണ്, അനുഭവത്തെ മറ്റൊരാൾക്ക് നിഷേധിക്കാനുള്ള അവകാശമില്ല. പക്ഷേ ചിത്തം ഈ പറയുന്ന മൂന്ന് ഭൂമികളിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചിത്തത്തിന് അത്ര ഒരു പരിണാമം സംഭവിക്കുമ്പോൾ, അവർക്ക് ഈ ജഗത്ത് സ്വപ്നതുല്യം അനുഭവപ്പെടുന്നു. എന്നുവെച്ചാൽ ജഗത്തിനെ, ആ ജാഗ്രതത്തിനെ അവർ സ്വപ്നവുമായി താരതമ്യപ്പെടുത്തുന്നു. സ്വപ്നം പോലെ ഇതിൽ അസ്ഥിരത, ക്ഷണികത്വം, മിഥ്യാത്വം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നു. പക്ഷെ ചതുർത്ഥ ഭൂമികയിൽ അവിടെയാണ് നമ്മൾ തത്വജ്ഞൻ, സ്ഥിതപ്രജ്ഞൻ, ഗുണാതീതൻ, ബ്രഹ്മവിത്ത് എന്നെല്ലാം പറയുന്നത്. ആ അവസ്ഥയിലാണ് ചതുർത്ഥ ഭൂമികയാണ് ചിത്തത്തിൻ്റെ. ആ ചതുർത്ഥ ഭൂമികയിൽ പ്രപഞ്ചം അവരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം തന്നെയാണ്. എന്നുവെച്ചാൽ പ്രപഞ്ചത്തിൽ ലേശം പോലും സത്യത്വ ബുദ്ധിയില്ല. അത് സാധനയല്ല, അത് സാധ്യമാണ്. ഈ ഭൂമികയിലാണ് ജ്ഞാനി എന്നറിയപ്പെടുന്നത്. ജ്ഞാനി ചതുർത്ഥ ഭൂമികയിലാണ്. ചതുർത്ഥ ഭൂമികയിൽ ഒരിക്കലും പിന്നീട് യോഗഭ്രഷ്ടനാകുന്നില്ല. തുടർന്നു വരുന്ന ഭൂമികളിലൊന്നും യോഗഭ്രഷ്ട അത് സംഭവിക്കത്തില്ല. ഒരാൾക്ക് സമ്യക് ദർശനോടെ പ്രാപ്തമായി ജ്ഞാനിയായി പ്രപഞ്ചം അതിനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നമായി. എന്നുവെച്ചാൽ അതിലുള്ള യാഥാർത്ഥ്യ ബോധം പൂർണ്ണമായും നശിച്ചു. അതൊരു നീണ്ടുപോലെ. പക്ഷേ ഈ അവസ്ഥയിലും ആ പ്രാരബ്ധം ഹേതുവായി ആ തത്വജ്ഞാനിക്ക് അതൃപ്തി ഉണ്ടാകാം, തൃപ്തനാകത്തില്ല. നമ്മൾ പറയുന്നു നിത്യതൃപ്തോ നിരാശ്രയ. അയാൾ പരമാർത്ഥത്തിൽ നിത്യതൃപ്തിയെ പ്രാപിച്ചവനാണെങ്കിലും വ്യവഹാരത്തിലേക്ക് വരുമ്പോൾ വ്യവഹാരം എന്ന് പറയുമ്പോൾ ലോകസംഗ്രഹ പ്രവർത്തനങ്ങൾ, ശിഷ്യോപദേശം, ഗ്രന്ഥരചന, ആശ്രമസ്ഥാപനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ, ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അയാളെല്ലാ തൃപ്തി ഉണ്ടാകാവുന്നു. ഞാൻ പറയുന്നതല്ല, വസിഷ്ഠന്റെ വചനമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കും, ചിലർ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കത്തില്ല. അപ്പൊ ചിലർ ചോദിക്കും, ജ്ഞാനം പ്രാപിച്ചാലും വീണ്ടും ദുഃഖം, വേവലാതിപ്പെടേണ്ട കാര്യമില്ല, ആദ്യം ജ്ഞാനം പ്രാപിക്കുക. ഇപ്പോഴേ അതിനെക്കുറിച്ച് ജ്ഞാനം പ്രാപിച്ചതിന് ശേഷമുള്ള ദുഃഖത്തെക്കുറിച്ചൊന്നും നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. വസിഷ്ഠ ഭഗവാൻ അവിടെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടെ പറയുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് ഉണ്ടാരും വാദത്തിനൊന്നും വരരുത്, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. സംഭവിച്ചാൽ ഞങ്ങളതിനെ ചോദ്യം ചെയ്യും എന്നൊന്നും വാദത്തിന് വരണ്ട, അങ്ങനെ സംഭവിക്കുമെന്നാണ്. അതെങ്ങനെ സംഭവിക്കും, അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം വേണമെങ്കിൽ. അതെങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? സംഭവിക്കുക എന്ന് മാത്രമല്ല, അതിൻ്റെ പൂർവ ഭൂമികകളിൽ എന്തൊക്കെയാണോ ആ ചിത്തത്തിൽ അനുവർത്തിച്ചിരുന്നത് അതെല്ലാം ഈ ജ്ഞാനാവസ്ഥയിലും അനുവർത്തിക്കും. അപ്പൊ ചോദ്യം, പിന്നെ ഈ ജ്ഞാനിയും അജ്ഞനും തമ്മിൽ എന്താണ് വ്യത്യാസം? അതിന് സമാധാനം പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും ചോദിക്കും, ഇതൊന്നും മനസ്സിലിരിക്കാത്ത വ്യത്യാസം ഇതാണ്. അജ്ഞാനത്തോടുകൂടി അതെല്ലാം ബാധിതമായി, ബാധിത അനുവൃത്തി എന്ന് പറയുന്നു. ബാധിത അനുവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണോ, അജ്ഞന്റെ അനുഭവങ്ങളിൽ നിന്നും ഈ പറയുന്ന ജ്ഞാനിയുടെ അനുഭവത്തിൽ വരുന്ന വ്യത്യാസം, അവിടെ ദൃഷ്ടദുഃഖം അതനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ്. ദുഷ്ടദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു തത്വജ്ഞനം. അതെന്താണ് ഈ ദുഷ്ടദുഃഖം? അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഭാഷ്യകാരൻ. അത് നമ്മളവിടെ ചർച്ച ചെയ്തതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും സംശയം വന്നാൽ വീണ്ടും പറയുക, എല്ലാ വേറെ വഴിയില്ല. പശുവിൻ്റെ മുമ്പിൽ പുല്ല് കൊണ്ടു ചെന്നതിനെ മാടി വിളിച്ചാൽ അത് അടുത്തേക്ക് വരും. പുല്ല് അതിനിഷ്ടമായതുകൊണ്ട്, പുല്ലിനോട് അതിനിഷ്ടമാണ്. ഇത് ഉദാഹരണം പറഞ്ഞത് തത്വജ്ഞനാണ്. വടിയും എടുത്ത് കണ്ണും ചുവപ്പിച്ച് അതിന് നേരെ ചെന്നു കഴിഞ്ഞാൽ അത് ഓടും ഭയന്നിട്ട്. അതും തത്വജ്ഞന് വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഇത്തരം നമ്മൾ കരുതുന്നതായ ലൗകികമായ അവസ്ഥാവിശേഷങ്ങളെല്ലാം ബാധിതമായ രീതിയിൽ തത്വജ്ഞാനം വരും. അപ്പൊ തത്വജ്ഞാനം എന്ന് പറയുന്നതും ചിലർക്ക് തോന്നും ഇതൊരു സുഖമുള്ള ഏർപ്പാടല്ല. അത് തോന്നും. പ്രധാനമായും തോന്നുന്നത് ശിഷ്യന്മാരുടെയും ഭക്തന്മാരുടെയും ഒക്കെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഇത് വേണ്ടിയിരുന്നെന്ന് തോന്നും. വധിഷ്ഠം പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. അത് ഇടയ്ക്ക് ഓർമ്മിച്ചോണം. ഇതൊന്നും വേണ്ടിയിരുന്നെന്ന് തോന്നും. ഇതിനോടൊക്കെ ഒരു വിരക്തി വരും തത്വജ്ഞാനിക്ക്, പുതിയൊരു വിരക്തി. എന്ന് പറഞ്ഞാൽ ബാധിതമായ രീതിയിൽ ഒരു നിഴലെന്നതുപോലെ പരമാർത്ഥത്തിൽ എന്താണ്? ആ പരമാർത്ഥത്തെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത് നിത്യതൃത്വോ നിരാശ്രയഃ നദ്വേഷ്ടിന കംക്ഷതി. ഇതൊക്കെ തത്വജ്ഞാനിയുടെ അവസ്ഥ തന്നെയാണ്. അതിനൊന്നും ഭംഗം വരാതെ തന്നെ ബാധിതമായ രീതിയിൽ ഒരു നിഴലെന്നതുപോലെ വീണ്ടും ഇതെല്ലാം പിടികൂടും. ഇതെല്ലാം എന്ന് പറയുമ്പോൾ സർവവും കാമക്രോധാദി വികാരങ്ങളെല്ലാം. ചിലർക്ക് തോന്നും അതെങ്ങനെയാണ് ജഗത്ത് തന്നെ സ്വപ്നമായി കാണുന്ന ഒരാളിന് വീണ്ടും അത്തരം വികാരങ്ങളൊക്കെ വരുമോ? അത് തത്വജ്ഞാനത്തിന് അതൊക്കെ ഒരു ഭൂഷണമാകുമോ? തത്വജ്ഞാനെക്കുറിച്ച് നമ്മൾ ധരിച്ചിരിക്കുന്നത് വച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ദൂഷണമല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അങ്ങനെയല്ല. എന്തുകൊണ്ട്? നമുക്കറിയാം സ്വപ്നം, സ്വപ്നത്തിനും വരുന്നുണ്ട് സത്യമല്ലെങ്കിലും. സ്വപ്നത്തിനും കാമഭോഗങ്ങളെല്ലാം ജീവൻ അനുഭവിക്കുന്നുണ്ട്. സത്യമല്ലെന്ന് അവൻ തിരിച്ചറിയുന്നത് ജാഗ്രതയിലാണെന്നേ ഉള്ളൂ. ജാഗ്രതയിൽ അവൻ തിരിച്ചറിയുന്നു. പിന്നെ അത് എല്ലാം അവിടെ എന്തായിരുന്നു? നിഴലുകൾ. ആ സ്വപ്ന അനുഭവങ്ങൾ അവൻ ജാഗ്രതയിലേക്ക് വരുമ്പോഴും ഭയമുണ്ടാക്കുന്നു. ഭയത്തിൻ്റെ ഒരു അനുവൃത്തി ജാഗ്രതയിലും കാണാം. സ്വപ്നത്തിൽ സിംഹത്തെ കണ്ട് ഭയന്നു കഴിഞ്ഞാൽ ജാഗ്രത ഉണർന്ന ശരീരം നോക്കുമ്പോൾ ശരീരം മറയ്ക്കും. കുറച്ച് സമയം ഒരു സംശയം കാണും, സ്വപ്നമായിരുന്നു അതോ വാസ്തവമായിരുന്നു? ആ സ്വപ്നത്തിൻ്റെ തീവ്രത അനുസരിച്ച് ഭയകമ്പാദികൾ ഉണർന്നാലും നിൽക്കും. കുറച്ച് സമയമെടുക്കും, മനസ്സുകൊണ്ട് പിന്നെ ഉറപ്പ് വരുത്തും ഇത് കേവല സ്വപ്നമായിരുന്നു, ഭയക്കേണ്ട കാര്യമില്ല. അങ്ങനെ പലതവണ മനസ്സിനോട് പറഞ്ഞ് മനസ്സിനെ ശാന്തമാക്കും. പിന്നീട് ചിന്തിക്കുമ്പോൾ ഒരു തമാശ പോലെയും ചിരി പോലെയും ചിരിയൊക്കെ വരും. ഓ, വെറുതെ ആയിരുന്നു. ഇതുപോലെ തന്നെ സ്വപ്നത്തിൽ കാമഭോഗങ്ങളും ശരീരത്തിൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ജാഗ്രതയിലെ അനുഭവങ്ങൾ പോലെ തന്നെ ഇതെന്താണ്? അതിനൊരു ശക്തിയുണ്ട്, സ്വപ്നത്തിനൊരു ശക്തിയുണ്ട്. അതും കയറി ബാധിക്കും ഈ സ്ഥൂല ശരീരത്തെ ജാഗ്രത അവസ്ഥയിൽ. കുറെയൊക്കെ അത് ശേഷിക്കും. അപ്പോൾ ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസ, ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മീകരിച്ചെങ്കിലും തത്വജ്ഞാനിക്കും ഇതേ അനുഭവം വരും. എങ്ങനെയാണോ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്ന് സ്വപ്നത്തിൻ്റെ മിഥ്യാത്വത്തെ, മിഥ്യാനുഭവങ്ങളെ അനുസ്മരിക്കുകയും ചിത്തത്തിനെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നത് ജാഗ്രതയിലെ വിവേകം കൊണ്ട്, അതുപോലെ ഇതിന് സമാനമായൊരവസ്ഥ തത്വജ്ഞാനിക്കും വരും. അതുകൊണ്ട് തന്നെ തത്വജ്ഞാനിയെക്കുറിച്ച് നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എന്നാലും തത്വജ്ഞാനി അങ്ങനെ ആകാൻ പാടുണ്ടോ, ഇങ്ങനെ ആകാൻ പാടുണ്ടോ? നമ്മുടെ ദൃഷ്ടി നമ്മുടെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി ജ്ഞാനിൽ നിന്ന് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടാകാമോ? അവിടെ നമ്മുടെ സങ്കല്പങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്. സ്ഥിതപ്രജ്ഞന്റെ പ്രജ്ഞ നശിച്ചതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ചിലപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നിപ്പോകും. ഇതെന്താ ഇങ്ങനെ, ഇങ്ങനെയൊക്കെ ആകാൻ പാടുണ്ടോ? എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിതപ്രജ്ഞ എന്ന് കരുതുന്നയാളും ചിലപ്പോൾ പ്രജ്ഞയില്ലാത്തവനെ പോലെ നമുക്ക് തോന്നും. അതൊക്കെ പാടുണ്ടോ എന്ന് ചിന്തിക്കും. അത് സംഭവിക്കാമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ കരണങ്ങൾ, ശരീരം, മനസ്സ്, അതിനെന്ത് പ്രവർത്തനം ഉണ്ടായാലും അതിന് പ്രതിപ്രവർത്തനം സംഭവിച്ചുകൊണ്ടേയിരിക്കും. സ്വപ്നത്തിൽ ഹിംസ ചെയ്തു, ജാഗ്രതയിൽ അവൻ ഒരിക്കലും ഹിംസിക്കത്തില്ല, പക്ഷെ സ്വപ്നത്തിൽ ഹിംസിച്ചു. ഉണർന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോഴും ആ ഹിംസയെക്കുറിച്ചുള്ള പാപബോധം എൻ്റെ മനസ്സിൽ കാണുന്നു. ഒരല്പസമയം എന്നാലും അത് വേണ്ടായിരുന്നു തോന്നും. കുറച്ചു കൂടി സമയം സമാധാനിക്കുന്നതാണ്, അത് ഒരു സ്വപ്നമല്ലേ, സാരമില്ല എന്ന് സമാധാനിക്കും. പക്ഷേ അങ്ങനെ സമാധാനിക്കുന്നതിന് വേണ്ട ബോധം ജാഗ്രതയിലേക്ക് വരുന്നതിൻ്റെ മനസ്സിൽ ശേഷിക്കുന്നു. ഇതിന് സമാനമായ ഒരു അവസ്ഥ തത്വജ്ഞന്റെ മനസ്സിന് ശേഷിക്കും. തത്വജ്ഞനും ദുഷ്ടദുഃഖത്തെ അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ ചോദിക്കും, കർമ്മഫലം അങ്ങനെയാണെങ്കിൽ തത്വജ്ഞൻ അനുഭവിക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. പക്ഷേ വർത്തമാന ജന്മത്തിൽ നിന്നുള്ള വ്യത്യാസം മാത്രം. അതാണ് ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാദ് എന്ന് പറയുന്നത്. ജ്ഞാനാഗ്നി സർവകർമ്മങ്ങളെയും ഭസ്മീകരിച്ചതുകൊണ്ട് പിന്നീട് ഭാവി ജന്മങ്ങളില്ല. പക്ഷെ വർത്തമാന ജന്മത്തിൽ കർമ്മഫലത്തെ അനുഭവിക്കേണ്ടി വരും, ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലത്തെ. അതാണ് ദുഷ്ടദുഃഖാനുഭവം എന്ന് പറയുന്നത്. അത് പാപപുണ്യങ്ങളുടെ, അത് തത്വജ്ഞാന പ്രാപ്തിക്ക് മുമ്പ് ചെയ്യുന്ന കർമ്മങ്ങൾ. തത്വജ്ഞാന പ്രാപ്തി ശേഷം വരുന്ന പ്രവൃത്തികൾ, അതിലെല്ലാം വരുന്ന, കാരണം സശരീരനായിരിക്കെ ഒരാൾക്കും പാപപുണ്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധ്യമല്ല. ഏതെങ്കിലും തരത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കും. തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ലോകസംഗ്രഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പുണ്യപാപങ്ങൾക്ക് അതീതനായതുകൊണ്ട്, സംസാരത്തിൽ നിന്നും മുക്തനായതുകൊണ്ട്, മുക്തനാണ്, ഭാവി ജന്മങ്ങളില്ല, ഭാവി ജന്മങ്ങളുടേതായ സുഖദുഃഖ അനുഭവങ്ങളില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ വർത്തമാന ജന്മത്തിൽ വീണ്ടും ബാധിതമായി പുണ്യപാപങ്ങൾ അനുവർത്തിക്കുന്നു, പുണ്യപാപ ഫലങ്ങളും അനുവർത്തിക്കുന്നു. അതാണ് പൂജയും തിരസ്കാരവും അനുഭവപ്പെടുന്നത്. തത്വജ്ഞാനിക്കായാൽ നിന്ദയും സ്തുതിയും അനുഭവപ്പെടുന്നത്. കാരണം കൂടാതെ ഒരിക്കലും കാര്യമുണ്ടാകുന്നു. ഈ വൈരുദ്ധ്യങ്ങൾ തത്വജ്ഞാനിയിലും അനുഭവവേദ്യമായി വരുന്ന എന്തുകൊണ്ട്? അതാണ് ഈ ദുഷ്ടദുഃഖാനുഭവം എന്ന് പറയുന്നത്. ഇത് ഒരു സുഖമുള്ള ഏർപ്പാടായി ചിലർക്ക് തോന്നത്തില്ല. ചിലർ ഇതും വേണ്ടെന്ന് വയ്ക്കും. മുക്തരാണ്, പക്ഷേ ബദ്ധനെപ്പോലെ ഇരിക്കുന്നു. ഇത് തത്വജ്ഞാനിയുടെ പ്രാരബ്ധത്തിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അവതാര പുരുഷന്മാരിൽ ഇതിനെ ചിത്രീകരിക്കുന്നത്. രണ്ടും രണ്ടാണ്, അധികാര പുരുഷന്മാര് അവതാര പുരുഷന്മാര് തത്വജ്ഞാനികൾ, ഇതെല്ലാം വിഭിന്ന ശ്രേണികളിൽപ്പെട്ടവരാണ്. ഇതെല്ലാം ഒരേ കാറ്റഗറിയല്ല, വേറെ വേറെയാണ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തത്വജ്ഞാനിയെ കുറിച്ചാണ്. പക്ഷെ അവരുടെ പ്രാരബ്ധ ഭാവങ്ങളെ പരസ്പരം ദൃഷ്ടാന്തങ്ങളായിട്ട് എടുത്തു കാണിക്കുന്ന ശാസ്ത്രങ്ങളുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ അവസാനം അമ്പുകൊണ്ട് മരിക്കേണ്ടി വന്നു. ശ്രീരാമൻ അവസാനം ജലസമാധി, വെള്ളത്തിൽ മുങ്ങിപ്പോയി. അവതാര പുരുഷന്മാരിൽ തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ശ്രീകൃഷ്ണനും എന്താണ് അവസാനം സ്വകുല നാശം എല്ലാം കണ്ട് അതിൻ്റെ എല്ലാ രഹസ്യം അറിഞ്ഞിരുന്നു. എന്നാൽ പിന്നെ ഇനി തൻ്റെ ജോലിയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ച് യാത്രയാകാം, കാരണം അവതാര പുരുഷനാണ്. അതുകൊണ്ട് യാത്രയാകാമെന്ന് വിചാരിച്ച് പോയി പത്മാസനസ്ഥനായി യോഗാരൂഢനാകാൻ ശ്രമിച്ചപ്പോഴാണ് അവൻ്റെ അമ്പ് വന്നു കൊണ്ടത്. അപ്പം അങ്ങനെ പോകണ്ട, ഇതുകൂടെ ഇരുന്നോട്ടെ. അമ്പ് കൊണ്ട് വിടേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? കുറച്ച് വേണ്ടാതെ നിങ്ങളത് കാണിച്ചിട്ടുണ്ട്. ശ്രീരാമനോ അതുപോലെ തന്നെ അത് ദൃഷ്ടാന്തമായിട്ട് എടുത്ത് കാണിക്കുന്നതാണ് തത്വജ്ഞാനിയുടെ പ്രാരബ്ധത്തിൽ. തത്വബോധത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വസിഷ്ഠൻ തന്നെ കഥയാണെങ്കിലും ഉപദേശിച്ചു തത്വജ്ഞാനം. അതിനു മുന്നേറ്റ് തത്വജ്ഞാനം ആർക്കും ഉപദേശിച്ചിട്ടില്ല. അതിൻ്റെ വസിഷ്ഠൻ അതെല്ലാം കയ്യിലുണ്ടായിരുന്നിട്ടും ജീവകാലം മുഴുവൻ കരയുകയായിരുന്നു. ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ ഒരു അജ്ഞനെ പോലെ കരഞ്ഞു. തത്വജ്ഞാനം ഇല്ലാത്തതുകൊണ്ടല്ല, തത്വജ്ഞാനം ഉള്ളതുകൊണ്ടാണ് താരെ ഉപദേശിക്കുന്നത്. താരയുടെ ഭർത്താവ് മരിച്ചപ്പോൾ താരെ ഉപദേശിക്കുകയാണ്, എൻ്റെ ഭർത്താവ് ദേഹമാണോ ദേഹിയാണോ, ശരീരം എന്ന് പറയുന്നത് നിത്യമാണോ അനിത്യമാണോ, ആത്മാവാണോ നിത്യം, അതുകൊണ്ട് നീ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ തൻ്റെ ഭാര്യയെ കാണാതെ പോയപ്പോൾ ഒന്നാലോചിച്ച് നോക്കണം എൻ്റെ വൈദ്യം. അപ്പം മാനിനോടും മയിലിനോടും ഒക്കെ ചോദിക്കുകയാണ്, സീതയെ കണ്ടു. അപ്പോൾ കരയുകയാണ്. മറ്റൊരുത്തിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ തത്വജ്ഞാനം, സ്വന്തം ഭാര്യ കാണാതെ വന്നപ്പം പോയി. ഇതാണ് ഞാൻ പറയുന്നത് ദുഷ്ടദുഃഖം. ചോദിക്കുക, തത്വജ്ഞാനികൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകാം? ഉണ്ടാകാം. അതിന് ദൃഷ്ടാന്തമാണത്. എന്റെ സ്വന്തം ഭാര്യ കാണാതായപ്പോൾ അത് ഓർക്കാത്ത ദേഹമോ ദേഹിയോ അനിത്യമോ നിത്യമോ തത്വവിചാരമൊന്നും എന്തുകൊണ്ട് അപ്പോൾ വന്നില്ല? അത് വരത്തില്ല. സ്വന്തം കാര്യം വരുമ്പോൾ ഒന്നും വരത്തില്ല. അന്യന്റെ കാര്യം വരുമ്പോൾ നമ്മുടെ തത്വജ്ഞാനമൊക്കെ വരും. ഇതിനാണ് ദുഷ്ടദുഃഖം എന്ന് പറയുന്നത്. അവസാനം ഭാര്യ പരിത്യജിച്ച് അതൊരു കുറ്റമായി. പിന്നെ കാഞ്ചന സീത ഉണ്ടാക്കി വെച്ചെന്നിട്ടും ദുഃഖം തീർന്നില്ല. അവസാനം കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് സരയൂ നദിയിൽ നിർവാണം പ്രാപിച്ചെന്നാണ്. അവതാരം വേറെ, തത്വജ്ഞാനി വേറെ. വ്യത്യാസമുണ്ട്. എന്താണോ, അവതാര പുരുഷൻ പ്രാരബ്ധം കൊണ്ട് ജനിക്കുന്നവനല്ല. മുമ്പ് നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. സ്വേച്ഛയാ ജഗദീശ്വരൻ മായാമയമായ ശരീരത്തെ സ്വീകരിച്ച് പ്രാരബ്ധരഹീനത്തനായി ജനിക്കുന്നവനാണ് അവതാര പുരുഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്രാരബ്ധം ഒരിക്കലും ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല, നിയന്ത്രിക്കുന്നില്ല, എല്ലാം സ്വേച്ഛയാണ്. എന്നിട്ടുകൂടി നമ്മളാ ശരീരസ്ഥിതിയെ നമ്മൾ പ്രാരബ്ധം എന്ന് വിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടുകൂടി എന്തു വരുന്നു, ആ ദുഷ്ടദുഃഖത്തെ അനുഭവിക്കുന്നു. രാമനും കൃഷ്ണനും എല്ലാം. തത്വജ്ഞാനിക്ക് ഇതൊക്കെ ഒരു പാഠമാണ്. തത്വജ്ഞാനി എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്നും മോചിതനാകാൻ ശ്രമിക്കുന്നു. അതാണ് പഞ്ചമഭൂമിക വാസ്തവത്തിൽ പറയുന്നത്. അപ്പോ എങ്ങനെ ഇതിൽ നിന്ന് മോചിതനാകാൻ പറ്റും? തത്വജ്ഞാനിക്ക് ഇതിലും ഒരു മടുപ്പ് തോന്നുന്നു. ശിഷ്യന്മാര്, ആശ്രമം, ഇതൊക്കെ ശല്യമായിട്ട് തോന്നുന്നു. അപ്പോൾ പിന്നെ ജ്ഞാനത്തിന് പരമാവധി കഴിയുന്നുള്ളതിനെ ചെയ്തു കഴിഞ്ഞു, അതാണ് അയാളെ മുക്തനാക്കിയത്. പക്ഷെ ജീവൻ മുക്തി എന്ന് പറയുന്ന പദവിയിലേക്ക് ആരൂഢനാകാൻ പറ്റുന്നില്ല. ഈ ശല്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ എങ്ങനെ ജീവൻ മുക്തനാകാം? അപ്പോൾ ഇവിടെ യോഗത്തെ ആശ്രയിക്കുന്നു. എന്ന് പറഞ്ഞാൽ ചതുർത്ഥ, പഞ്ചമ, ഷഷ്ഠ, സപ്തഭൂമികളിൽ യാതൊരു വ്യത്യാസമില്ല. മുക്തിയുടെ നിലയ്ക്ക് യാതൊരു വ്യത്യാസമില്ല. മുക്തരാണ് എല്ലാ ഭൂമികളിലും. ബ്രഹ്മവിദ്വരൻ, ബ്രഹ്മവരിയാൻ, ബ്രഹ്മവിദ്വരിഷ്ഠൻ എന്നിങ്ങനെ വസിഷ്ഠൻ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അവിടെ എല്ലാം പറയുന്നുണ്ട്. എന്താണ് ഇവിടെ നിന്നും ആ മുക്തിയിൽ എല്ലാവരും മുക്തന്മാർ തന്നെ. പക്ഷെ പ്രാരബ്ധ അവിലക്ഷണത അനുഭവപ്പെടുന്നുണ്ട്. ദുഷ്ടദുഃഖ അനുഭവത്തിൽ വ്യത്യാസം വരുന്നു. തത്വജ്ഞാനം തന്നെ ചിലപ്പോൾ മൂടിപ്പോകുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അത് സംഭവിക്കുന്നുണ്ട്. അങ്ങനെ തത്വജ്ഞാനം മൂടിപ്പോകുന്നത് എന്ന് ചിലർ ചോദിക്കും. പ്രാരബ്ധത്തിന് അതിനുള്ള ശക്തിയുണ്ട്. മൂടിപ്പോകാന്ന് വെച്ചാൽ നശിക്കുന്നില്ല, പക്ഷെ മൂടിപ്പോകും. സൂര്യൻ, സൂര്യന്റെ തേജസ് എന്ന് പറയുന്നത് എല്ലാ അന്ധകാരത്തെയും മാറ്റാൻ കഴിവുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് പ്രചണ്ഡ ഭാസ്കരൻ എന്ന് പറയുന്നത്. ആ സൂര്യതാപത്തിന് എതിരിട്ട് നിൽക്കാൻ മറ്റൊരു ആവരണത്തിന് സാധ്യമല്ല. എന്നാലും ചിലപ്പോൾ എന്ത് ചെയ്യും? ചെറിയൊരു മേഘക്കീർ അതിനെ മറച്ചു കളയും, ആ പ്രകാശത്തെ തടഞ്ഞു കളയും. രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്താൻ ഒക്കത്തില്ല. സൂര്യന്റെ പ്രകാശമയുടെ മേഘത്തിന്റെ ആവരണ ശക്തിയോടെ രണ്ടും തമ്മിൽ യാതൊരു താരതമ്യമില്ല. അതിനൊരു ലോജിക്കില്ല. പക്ഷെ എന്നാലും ചിലപ്പോൾ അതിനെ മറച്ചു കളയും. സൂര്യപ്രകാശത്തെയും സൂര്യതാപത്തെയും നിരോധിക്കുന്നതിനുള്ള ശക്തി ഈ മേഘശകലത്തിനുണ്ട്. അതുപോലെ തത്വജ്ഞാനിയിൽ സംഭവിക്കും. പ്രാരബ്ധ വേഗങ്ങൾ മറയ്ക്കും. അതിന് ഉദാഹരണമായിട്ടാണ് രാമൻ കരയുന്നത് കാണിക്കുന്നത്. ഈ ഒരവസ്ഥയിൽ നിന്നും മുക്തി, ആ മുക്തിയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള അവസ്ഥ ചതുർത്ഥ ഭൂമിക, തത്വജ്ഞാനത്തിന്റെ ഭൂമിക, പഞ്ചമം തുടങ്ങി വരുന്നതാണ് ജീവൻ മുക്തിയുടെ അവസ്ഥ. അങ്ങനെ ജീവൻ മുക്തി എന്ന് പറയുന്ന തുടർന്നു വരുന്ന തത്വജ്ഞാനം തുടർന്നു വരുന്ന ഭൂമികകളിൽ നമ്മളിവിടെ അവിടേക്ക് പോയത് ഇവിടെ നിന്നാണ്, യോഗഭ്രഷ്ടിൽ നിന്നാണ്. ഈ ഭൂമികളിലൊന്നും ഒരിക്കലും പതനം സംഭവിക്കുന്നില്ല, യോഗഭ്രഷ്ടനാകുന്നില്ല. അപ്പൊ തത്വജ്ഞാനിയുടെ ചിത്തം ആ പ്രാരബ്ധത്തിനധീനമായി ബാധിതമായി രീതിയിൽ കാമക്രോധാദി വികാരങ്ങൾക്ക് അടിമപ്പെട്ടാൽ അയാൾ ബന്ധനസ്ഥനാകുന്നില്ല. പക്ഷെ ദുഷ്ടദുഃഖം അനുഭവിക്കേണ്ടി വരും വർത്തമാന ജന്മത്തിൽ. അതൊന്നും വീണ്ടും കർമ്മ സംസ്കാരത്തെ ഉണ്ടാക്കി പുനർജന്മത്തിനത് കാരണമായി തരുന്നില്ല. പക്ഷേ ജീവൻ മുക്തനല്ല, അയാൾ ജീവൻ മുക്തിയുടേതായ ശാന്തി സമാധാനം അയാൾക്ക് പ്രാപ്തമാകുന്നില്ല. അതിന് ആഗ്രഹിക്കുന്ന തത്വജ്ഞാനി, അതിനുള്ള പ്രാരബ്ധം ആർജിത സംസ്കാരം അയാളിലുണ്ടെങ്കിൽ അയാൾ യോഗത്തെ അവലംബിക്കുന്നു. അവിടെയാണ് യോഗ സഹായിക്കുന്നത്. യോഗത്തെ അവലംബിച്ച് എന്ത് ചെയ്യുന്നു? അയാൾ വീണ്ടും ചിത്തനിരോധത്തിൽ ഏർപ്പെടുന്നു. സന്യസ്ത സർവകർമാണി സതതം ബ്രഹ്മനിഷ്ഠയ. അയാൾ ഉപേക്ഷിക്കുന്നു, ശിഷ്യന്മാരെ ഉപേക്ഷിക്കും, ആശ്രമത്തെ ഉപേക്ഷിക്കും, പ്രവചനം ഉപേക്ഷിക്കും, ഗ്രന്ഥരചന ഉപേക്ഷിക്കും, ക്രമേണ ലോകത്തെ തന്നെ ഉപേക്ഷിക്കും. സതതം ബ്രഹ്മനിഷ്ഠയ, സതതമായ നിരന്തരമായ ബ്രഹ്മനിഷ്ഠ എന്ന് വെച്ചാൽ സമാധി പരിശീലനത്തിലൂടെ അവിടെയാണ് സമാധിയുടെ ആവശ്യം വരുന്നത്. അതാണ് നമ്മൾ മുമ്പ് വന്ന ഭാഗങ്ങളിലൊന്നും സമാധിയിലേക്ക് കടക്കാത്തത്. സുപ്രജ്ഞനെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും നമ്മളവിടെ സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്തില്ല. പക്ഷേ സമാധി എന്ന് പറയുന്നു എന്നുള്ളത് തന്നെ ഇതിവിടെ അവർ ആ പരിശീലനത്തിൽ മുഴുകുമ്പോൾ അയാളെ ബ്രഹ്മവിദ്വാരൻ എന്ന് പറയുന്നു. അസംസക്തനാകുന്നു അയാൾ. അവിടെയും നിൽക്കത്തില്ല. അവിടെ അയാൾക്ക് വീണ്ടും ഈ പ്രാർത്ഥ വിശേഷം കൊണ്ട് ഇതിലൊക്കെ താല്പര്യം വരാം. ശിഷ്യന്മാരെ സമ്പാദിക്കുന്നതിനും ആശ്രമം ഉണ്ടാക്കുന്നതിനും ഒക്കെ പ്രാർത്ഥ വിശേഷം കൊണ്ട് വരാൻ താല്പര്യം. വീണ്ടും പ്രപഞ്ചത്തിൻ്റെ സ്വപ്നഭാനം വീണ്ടും ഉണ്ടാകാം, പ്രപഞ്ചഭാനം ഉണ്ടാകാം. അതുകൊണ്ട് അയാൾ കൂടുതൽ കരുതലായിരിക്കും. മുമ്പ് പറ്റിയ അബദ്ധം വീണ്ടും പറ്റാൻ പാടില്ല. വീണ്ടും അയാൾ കൂടുതൽ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ അടുത്ത നിലയിലേക്ക് പോകും. ഷഷ്ടഭൂമിയിൽ പദാർത്ഥ അഭാവിനി, പദാർത്ഥ ഭാനം പോലും നഷ്ടപ്പെടുന്ന അന്യേന വേദിതോ വേത്തി സ്വയന്ന വേത്തി കിഞ്ചന്ന. അവിടെ ശിഷ്യന്മാരോ ഭക്തന്മാരോ അടുത്തിരുന്ന് ഉണർത്തിയാൽ ഉണരും, ഇല്ലെങ്കിൽ ഉണരത്തില്ല. സമാധിസ്ഥനായി തന്നെ ഇരിക്കും. പ്രാരബ്ധമുണ്ടെങ്കിൽ അയാൾ ബ്രഹ്മനിഷ്ഠനായി തന്നെ ഇരിക്കുന്നു. പ്രപഞ്ച വ്യവഹാരങ്ങൾ ഏർപ്പെടാതെ അവിടെയും ആന്തരികമായി അയാളുടെ യത്നം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സമാധിസ്ഥനായിരിക്കുന്നു. നമ്മൾക്ക് പറഞ്ഞു കേൾക്കാനേ പറ്റും, കാണാൻ ദുർലഭമാണ് അത്തരം പുണ്യശാലികളെ. അവിടെയും നിൽക്കത്തില്ല. മറ്റുള്ളവർ ഉണർത്തിയാലും ഉണരണ്ട, അത്ത അവസ്ഥയിലേക്ക് പോകുന്നു അടുത്ത്. തുര്യക എന്നാണ് വസിഷ്ഠം പറയുന്നത്. ചതുർത്ഥ ഭൂമിയിലേക്ക് സ്വപ്നമെന്ന് പറയുന്നു. അതൊന്ന് പഞ്ചമ ഭൂമിയിലേക്ക് പോകുമ്പോൾ അതിനെ സുഷുപ്തി എന്ന് പറയുന്നു. അവിടെ അയാൾ സുപ്തനാണ്. മിക്കവാറും അജ്ഞന്റെ സുപ്തി പോലെയുള്ള സുപ്തിയാണ്. എങ്ങനെ? പ്രപഞ്ചബോധത്തെ സംബന്ധിച്ച് ഷഷ്ടഭൂമിയിലേക്ക് പോകുമ്പോൾ അതിനെ ഗാഠസുഷുപ്തി എന്ന് പറയുന്നു. കൂടുതൽ തീവ്രമാകും. മറ്റുള്ളവർ ഉണർത്തിയാലേ ഉണരത്തുള്ളൂ. സപ്തമ ഭൂമിയിലെത്തിയാലോ? ഇതൊക്കെ സമാധി പരിശീലനത്തിലൂടെയാണ്, യോഗ സഹായത്തോടുകൂടിയാണ്. സ്വയം വ്യക്തി കിഞ്ചിന്ന, അവൻ പിന്നെ സ്വയം ഒന്നും അറിയുന്നില്ല. മറ്റുള്ളവർക്ക് ആർക്കൊന്നും അറിയിക്കാനും കഴിയത്തില്ല. അപ്പോൾ ഉടൻ ചോദ്യം വരും, പിന്നെ എങ്ങനെ ശരീരം നിലനിൽക്കും? ഭക്ഷണം വേണ്ടേ? ഭക്ഷണം പറയുന്ന എന്താണ്? ഈശ്വര പ്രേരിത പ്രാണവായുന, ഈശ്വരനാൽ പ്രേരിതമായ പ്രാണവായുവിന്റെ പ്രവർത്തനം കൊണ്ട് ശരീരം നിലനിൽക്കും. എത്ര ദിവസം എന്നുള്ളത് കണക്കൊന്നുമില്ല. ഈശ്വരൻ നിശ്ചയിക്കുന്നത് ലോകമംഗളത്തിനായി, ലോകകല്യാണത്തിനായി അത്തരം യോഗികൾ സശരീരന്മാരായി ഇരിക്കും. അവിടെ പിന്നെ ജീവന്റെ നിയന്ത്രണത്തിൽ ഒന്നുമില്ല, അല്ല ഈശ്വരന്റെ നിയന്ത്രണത്തിലാണ്. ഈശ്വരൻ ശരീരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അങ്ങനെയുണ്ട്, ഈശ്വരൻ ചില സമയത്ത് ജീവന്മാരുടെ ശരീരത്തിന്റെ നിയന്ത്രണത്തെ ഏറ്റെടുക്കാറുണ്ട്. തത്വജ്ഞാനിയുടെ മാത്രമല്ല അജ്ഞന്മാരുടെയും. ഒരു ഉണർന്ന് ജാഗ്രതയിലിരുന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈശ്വരന് പ്രത്യേകിച്ച് ഡ്യൂട്ടിയൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? കരണങ്ങളെയും ശരീരത്തെയും എല്ലാം സജ്ജമാക്കി അവനെ ഈ രൂപത്തിലാക്കി ഇത് ഈശ്വരനാണ്. അപ്പോൾ ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നതിന് സ്വാതന്ത്ര്യം അവന് കൊടുത്തു കഴിഞ്ഞ് അവന് ഇഷ്ടം പോലെ ചെയ്യാം. നന്മയിലേക്കോ തിന്മയിലേക്കോ പോവാം, ബന്ധനസ്ഥനായോ മുക്തനായോ തുടരാം, അതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അതിൽ ഈശ്വരൻ ഇടപെടത്തില്ല. ഒരാളൊരു ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളത് നോക്കിക്കോണം. അതാണ് ഈശ്വരന്റെ നിലപാട്. എന്നുവെച്ചാൽ ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ഈ മൂന്ന് ശക്തി വിശേഷങ്ങളും ജാഗ്രത ആയിരിക്കുമ്പോൾ പിന്നെ അതിൽ ദൈവം കയറി ഇടപെടത്തില്ല. അവൻ തന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഈശ്വരനെ നിഷ്പക്ഷം എന്ന് പറയുന്നത്. അതിനും പിന്നെ ഈശ്വരൻ ഇടപെട്ട് കഴിഞ്ഞാൽ പക്ഷപാതം എന്ന് പറയും. ഈ ജാഗ്രത ആയിരിക്കുന്ന ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി ശിഥിലമാകും, നശിക്കത്തില്ല. ഇവിടെ സ്വപ്നത്തിൽ അവിടെ ചിലപ്പോൾ ഈശ്വരൻ കയറി ഇടപെട്ടെന്നിരിക്കും, തീരെ ശിഥിലമായി പോകും. പക്ഷെ ഈശ്വരൻ പൂർണ്ണമായി ഇടപെടും ഇവിടെ. ഇവൻ അസ്ഥപ്രജ്ഞനായി തീരുമ്പോൾ സുഷുപ്തി, അവിടെ ജ്ഞാനശക്തി, ഇച്ഛാശക്തി രണ്ടും പൂർണ്ണമായും അസ്ഥപ്രജ്ഞമായി. ക്രിയാശക്തി മാത്രം കേവലം ജീവനോപാധി സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഈശ്വരൻ ഇടപെടാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഗുരുവൻ സുപ്തനായിരിക്കുമ്പോൾ, ഉണർന്നിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ണിൻ്റെ നേരെ ഒരു ഈച്ച പറന്നു വന്നാൽ ഉടൻ കൈയെടുത്ത് തടുക്കും. എന്തുകൊണ്ട്? അവിടെ ഈ ജീവരക്ഷണം അതിൻ്റെ ചുമതല ജീവൻ ഏറ്റെടുത്തിരിക്കുകയാണ്. ശാരീരികമായ വ്യാപാരങ്ങളിലൂടെ, മാനസികമായ വ്യാപാരങ്ങളിലൂടെ നമുക്കറിയാം നമ്മുടെ ഈ സമയത്ത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നു, ആരാ ഇതൊക്കെ ചെയ്യുന്നത്? പ്രാണശക്തി, ജ്ഞാനേച്ഛ ശക്തികളുടെ സഹായത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനന്തകോടി കർമ്മങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശരീരത്തെ നിലനിർത്താൻ. ഒരു സയൻസിനും ഒരു വൈദ്യശാസ്ത്രത്തിനും ഒരിക്കലും പിടികിട്ടാത്ത രീതി. അതുകൊണ്ട് അങ്ങനെ പറയുന്നു, കാരണം അത് ഈശ്വരന്റെ നിയമമാണ്. മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും അത് പിടികിട്ടത്തില്ല, പൂർണ്ണമായും ഒരിക്കലും അതിനെ അനാവരണം ചെയ്യാൻ കഴിയത്തില്ല. അതൊരു അനന്തകോടി കർമ്മങ്ങൾ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആ ജീവന്റെ ജ്ഞാനശക്തി ക്രിയകൾ ഉണർന്നിരിക്കുന്നു. ഇതെല്ലാം അവസാനിപ്പിച്ച് ആ ജീവൻ സുപ്തനായിരിക്കുന്നു. അവിടെ ഈ ജീവനാളത്തെ കെടാതെ സൂക്ഷിക്കുന്ന ആരാണ്? അതിനുള്ള എന്തെങ്കിലും പരിശ്രമം അപ്പം നടക്കുന്നുണ്ടോ? കണ്ണിന്റെ നേരെ ഈച്ച വന്നാൽ കൈകൊണ്ട് തടുക്കും. അവിടെ എന്താണ്? ഇന്ന കിഞ്ചിത വൈദിഷം ഒന്നും അറിഞ്ഞില്ല, ഇത്രയേ ഉള്ളൂ. അതും അപ്പം പറയാൻ പറ്റത്തില്ല, ഉണർന്നതിന് ശേഷം പറയാം. പുറകിൽ കിടന്നാലും പറയാറില്ല ഒന്നും അറിഞ്ഞില്ല, ഉണർന്നതിന് ശേഷം പറയും. അപ്പൊ അവിടെ എന്തുവരുന്നു? ഈശ്വര പ്രേരിതേന പ്രാണവായുന ആണ് ഈ ശരീരത്തിന്റെ കർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വരപ്രേരിതമായിരിക്കുന്ന അവിടെ ഈശ്വരൻ തന്നെ. അത് ഞാൻ കൽപ്പിച്ചു പറയുന്നതല്ല, ശ്രുതി പറയും. തഥാ സത് സമ്പദ്യതി കേട്ടിട്ടുണ്ടോ? എവിടെയാണ് പറഞ്ഞതെന്ന് വല്ലപ്പോഴും ഉപനിഷത്തൊക്കെ എടുത്ത് വായിച്ചു പോകുന്നു. അപ്പോൾ അവൻ സത്തിനോട് ഏകീഭവിക്കുന്നു. അവന് ആ സമയത്ത് ഈശ്വരീയമായ നിയമത്തിൽ നിന്ന് അന്യമായ ജീവനിയമങ്ങളൊന്നുമില്ല. സത്സമ്പത്തി, അതുകൊണ്ടാണ് അവനെ സംപ്രസാദൻ എന്ന് വിളിക്കുന്നത്. മനുഷ്യത്തിന്റെ ഭാഗങ്ങളെടുത്ത് വായിച്ചു നോക്കുക. സമയമുണ്ടെങ്കിൽ മതി, ഇപ്പൊ തുടരുന്ന പ്രവൃത്തികൾ തുടർന്നാലും മതി. അവിടെ പറയും എന്താണ്, ഈശ്വരനോട് അവൻ ഏകീഭവിച്ചു എന്ന് പറഞ്ഞ താല്പര്യം എന്താണ്, അവിടെ ഡ്യൂട്ടി ഈശ്വരനെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് വളരെ വിശദമായി ചാന്തോഗ്യത്തിലും ബൃഹദാരണ്യത്തിലും പല സന്ദർഭങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ജീവന്റെ ഈശ്വരപ്രാപ്തി, നിത്യേനയുള്ള ഈശ്വരപ്രാപ്തി, അത്തരം ചില സന്ദർഭങ്ങളിലാണ് ഈശ്വരൻ ഈ ചുമതല ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ നിലനിൽക്കത്തിൽ നശിച്ചു. ചില ഉറക്കത്തിൽ ചിലർക്ക് സ്ട്രോക്കൊക്കെ ഒന്ന് മരിച്ചു പോകുന്നു. മനുഷ്യന്റെ ജിജ്ഞാസ പല വഴിക്കാണ് സഞ്ചരിക്കുന്നു. ഈശ്വരൻ കൈവിട്ടു എന്ന് കരുതിയാണ് പിന്നെ ഉണരുന്നില്ല. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് ഉണർന്നേ പറ്റൂ, അത് വേറെ കാര്യം. ഇതുതന്നെ ഇവിടെ പറയുന്ന സപ്തമ ഭൂമികയിൽ ദുര്യോഗ ബ്രഹ്മവിദ് വരിഷ്ഠൻ എന്ന് പറയുന്ന പദവിയിലെത്തിയ യോഗിയിൽ സംഭവിക്കുന്നു. ഈശ്വരൻ ഇടപെടുന്നു. പിന്നെ ഈശ്വരൻ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ അന്നം വേണ്ട, ജലം വേണ്ട, അതൊന്നും കൂടാതെ തന്നെ പ്രാണശക്തി നിലനിൽക്കും. അതിന് ശാസ്ത്രങ്ങൾ പല കണക്ക് പറയും, 7 ദിവസം എന്ന് ഇങ്ങനെയൊക്കെ ഓരോ കണക്കുകൾ പറയും, ഏകദേശ കണക്കുകൾ. അപ്പൊ ഇതാണ് അതിൻ്റെ പരമമായ അവസ്ഥ. അതിന് യോഗത്തെ അവലംബിച്ച് തത്വജ്ഞാനികളിൽ ചിലർ ശ്രമിക്കും. അത് ശ്രമിക്കുന്നതിനുള്ള ശേഷിയൊക്കെ ഉള്ളവർ, നല്ല പ്രാരബ്ധാനുകാരികമായിട്ടുള്ളവർ, എല്ലാത്തവർക്കും അത് പറ്റത്തില്ല. നല്ല പ്രാരബ്ധം അനുവദിക്കുന്നില്ലെങ്കിൽ അത് അതിന് കഴിയത്തില്ല. എന്തായാലും ആ ഭൂമികളിലൊന്നും അത് അതിനോട് സന്ദർഭത്തിൽ വന്നതുകൊണ്ട് വിശദീകരിച്ചതേ ഉള്ളൂ, ഇവിടെ യോഗഭ്രഷ്ട സംഭവിക്കുന്നില്ല. അതിനു മുമ്പ് ചതുർത്ഥ ഭൂമിക്ക് മുമ്പ് വരുന്ന 3 ഭൂമികളിൽ യോഗഭ്രഷ്ട സംഭവിക്കും. ഈ കാര്യം രാമൻ വസിഷ്ഠനോട് ചോദിക്കുന്നു. വസിഷ്ഠൻ വളരെ വിശദീകരിച്ച് ഇക്കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതിനെ അതേപോലെ തന്നെ യോഗത്തിന്റെ പ്രകടനത്തിൽ തന്നെയാണ് ഇവിടെ ഈ ആവശ്യം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് യോഗവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് യോഗപ്രശ്നം. തുടർന്ന് വരുന്ന അവസ്ഥാന്തരങ്ങൾ അതിവിടെ ഭാഷ്യകാരൻ പറയുന്നു. യോഗമാർഗ്ഗേ പ്രവൃത്ത സന്യാസി, യോഗമാർഗത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന സന്യാസി സമർത്ഥ്യ, അയാളുടെ അഭ്യാസ ബലം കൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രാപ്യ ഗത്വ പുണ്യകൃതാം അശ്വമേധാദി യാജനാം ലോകാൻ, അശ്വമേധാദി യാഗങ്ങൾ ചെയ്യുന്നവരുടെ ലോകം, കേവല യാഗങ്ങളല്ല, കേവല യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഊർധ്വ ലോകങ്ങളിലേക്ക് പോകാൻ കഴിയത്തില്ല. ഇത് അർച്ചരാഗതി മാർഗത്തിലൂടെ പോകുന്നു. ഉപാസന സമുച്ചിതമായി യാഗങ്ങൾ ചെയ്യുന്നവരും ഇതുപോലെ തത്വജ്ഞാനത്തിൽ പ്രവർത്തിച്ച് സാധന പൂർത്തിയാകാതെ മരിക്കുന്നവരും ഇവിടെ ഒന്നുകൂടിയുണ്ട്. ഇവിടെ പറയുന്ന ഇനി അടുത്ത് വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട്. ഇത്തരം ലോകങ്ങളിലേക്കുള്ള കാമനകൾ ഒരുവന്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ പോകത്തുള്ളൂ. പക്ഷേ ചോദിക്കും അങ്ങനെ ഉണ്ടാകും, കാരണം ശ്രവണ മനനാദികളിലാണ് അയാൾ ഏർപ്പെട്ടിരുന്നത്. പിന്നെ അയാൾക്ക് അതിനുള്ള കാമന വേണമെങ്കിൽ അതിന്റെ സംസ്കാരം വേണം, അതെല്ലാം എവിടെ നിന്ന് കിട്ടും എന്ന് പറയുന്നത് പൂർവാർജിതം. അനേക അനന്ത ജന്മങ്ങളുടെ പശ്ചാത്തലം കിടക്കുകയാണ്. അതിലെവിടെയെങ്കിലും അയാൾ ഉപാസനകളും കർമ്മങ്ങളും എല്ലാം ചെയ്ത് അതിന്റെ സംസ്കാരങ്ങളെ ഉള്ളിൽ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും. തത്വജ്ഞാനം ദൃഢമായില്ല, പ്രബലപ്പെട്ടില്ല, സ്വാഭാവികമായിട്ടും പ്രസുപ്തമായിരിക്കുന്നു. തനൂകൃതങ്ങളായിരിക്കുന്ന വാസനകൾ ജാഗ്രതയായി വീണ്ടും മനസ്സിൽ കാമനയെ ഉണർത്തി ആ സമയത്താണ് ഇയാൾ ശരീരം വിടുന്നത്. അതുകൊണ്ട് ലോകാൻ, ആ കാമനകൾ കൊണ്ട് ആ സംസ്കാരങ്ങൾ കൊണ്ട് പ്രാപിക്കേണ്ടതായ ഉയർന്ന ലോകങ്ങളിൽ എത്തി തത്ര ചൂഷിത്വ വാസം അനുഭവി, അവിടെ താമസിക്കും. ശാശ്വതീഹി നിത്യാഹ സമാഹ സംവത്സരാണ്. അതിന് ഇത്രയൊന്നും കണക്കില്ല. ദേവ വത്സരമാണ്, മനുഷ്യന്റെ വത്സരമല്ല. അതുകൊണ്ടാണ് ശാശ്വതീഹി നിത്യഹസ്തമാഹ സംവത്സരാണ്. നമ്മുടെ കണക്കിൽ പറയുകയാണെങ്കിൽ അനേക കോടി സംവത്സരങ്ങൾ അവിടെ കഴിയുന്നു. അതിന്റെ കണക്കൊക്കെ ഇനി പറയും. കണക്കിൽ ഞാൻ വളരെ മോശമാണ്, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അനേക കോടി വർഷങ്ങൾ അവിടെ കഴിയുന്നു. തദ്ഭോഗക്ഷയെ അനുഭവങ്ങൾ ക്ഷയിക്കുന്നു. എന്തുകൊണ്ട്? ആ പുണ്യം ക്ഷയിക്കുമ്പോൾ, പഴയ പുണ്യങ്ങൾ അവനുണ്ടായിരുന്നു, അത് ക്ഷയിക്കുമ്പോൾ ശുചീനാം യഥോക്തകാരണം ശ്രീമതാം വിഭൂതിമതാം ഗേഹേ ഗൃഹേ യോഗഭ്രഷ്ടോ അഭിജായതേ. അത് കഴിയുമ്പോൾ ഈ യോഗഭ്രഷ്ടൻ യഥോക്തകാരണം പറഞ്ഞത് അതുപോലെ അനുസരിക്കുന്ന വെച്ചാൽ സദാചാരികൾ, സന്മാർഗചാരികൾ, ശ്രീമതാം ഐശ്വര്യയുക്തരായിട്ടുള്ളവർ, വിഭൂതിമതാം, ശ്രീ എന്ന് വെച്ചാൽ വിഭൂതി, വിഭൂതി എന്ന് വെച്ചാൽ ഐശ്വര്യം, ആത്മീയമായ ഐശ്വര്യങ്ങളൊക്കെ ഉള്ളവർ, അങ്ങനെയുള്ള ഗൃഹേ അങ്ങനെയുള്ള വീട്ടിൽ പിറക്കുന്നു. യോഗഭ്രഷ്ടോ വിജായതേ. പെട്ടെന്ന് ചിലരുടെ മനസ്സിൽ സംശയം വരുമോ, ഞാനങ്ങനെയുള്ള വീട്ടിലാണോ പറഞ്ഞത്? അങ്ങനെ ഒരു സംശയം വരാം, പേടിക്കണ്ട. ഇവിടെ പറയുന്നത് യോഗഭ്രഷ്ടനായി വീണ്ടും ജനിക്കുന്നവരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. അതായത് ഒരുവൻ ജനിക്കുമ്പോൾ ഈ പറയുന്ന തീരത്തിൽ ശ്രീയുക്തമായ ശുചിത്വമുള്ള അങ്ങനെയുള്ളൊരു സ്ഥലത്ത് തന്നെ ജനിക്കണമെന്നില്ല. ആധ്യാത്മിക സംസ്കാരത്തോടുകൂടി ഒരാൾ ജനിക്കുന്നതാണ്. ഏത് സാഹചര്യത്തിനും ജനിക്കാം, അങ്ങനെയൊരു നിയമമുണ്ട്. ഇവിടെ നമ്മളത് പ്രത്യേകം ഓർക്കണമെന്നാണ് ഇവിടെ പറയുന്ന യോഗഭ്രഷ്ടന്റെ കാര്യമാണ്. യോഗഭ്രഷ്ടൻ അവന്റെ പുണ്യം അനുഭവിച്ചതിന് ശേഷം വീണ്ടും പിറക്കുന്നത് ആ സ്ഥലത്തെ കുറിച്ച് മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ചോദ്യവും യോഗഭ്രഷ്ടനെ കുറിച്ചാണ്. ആധ്യാത്മിക സംസ്കാരത്തോടുകൂടി, ആധ്യാത്മിക വാസനയോടുകൂടി ഒരു ജീവൻ ഏത് സാഹചര്യത്തിലും ജനിക്കാം. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ജനിക്കുന്നില്ലേ? അവിടത്തേക്ക് സംസ്കാരത്തെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവിടെയും ജനിക്കുന്നുണ്ടല്ലോ ആധ്യാത്മിക വാസനയുള്ളവർ. അപ്പോൾ അവിടെ ഈ പറയുന്ന ശുചിത്വ ശ്രീയുക്തം അല്ല, നമ്മളിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു, ഇവിടെയില്ല. അപ്പോൾ ശ്രീയുക്തന്മാരല്ലാത്ത സ്ഥലത്തും ജനിക്കാം. അത് സാധാരണ ജീവന്മാർക്ക് പൂർവ്വ സംസ്കാരം കൊണ്ട് എവിടെ വേണമെന്ന് പറക്കാം. ഇവിടെ പറയുന്ന പ്രത്യേകിച്ച് യോഗഭ്രഷ്ടന്റെ കാര്യമാണ്. യോഗഭ്രഷ്ടനെ സംബന്ധിച്ച് എന്താണ്? അങ്ങനെയുള്ള സ്ഥലത്തെ ജനിക്കത്തുള്ളൂ, അവരെ മാത്രം നമ്മൾ യോഗഭ്രഷ്ടന്മാരെന്ന് കണക്കാക്കിയാൽ മതി. അതിനു വേണ്ടിയിട്ടത് പറയുന്നു. അല്ലാതെ ആധ്യാത്മിക സംസ്കാരത്തോടുകൂടി ഏത് പരിസ്ഥിതിയിലും, എത്ര വിപരീതമായ പരിസ്ഥിതിയിലും ഒരാൾ ജനിക്കും. അവിടെ നിന്ന് അയാൾ ആധ്യാത്മിക സംസ്കാരത്തോടുകൂടി ഉയർന്നു വരാം. അത് രണ്ട് രണ്ട് കാര്യങ്ങളാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് കാണുകയാണ് ശ്രീയുക്തമായ ഒരു സ്ഥലത്ത് ഒരാധ്യാത്മിക പ്രഭാവത്തോടുകൂടിയ ഒരു ജീവനെ കാണുകയാണെങ്കിൽ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഇത്? യോഗഭ്രഷ്ടനാണ്. യോഗഭ്രഷ്ടന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം, ഈശ്വരൻ നിശ്ചയിച്ചിരിക്കുന്ന ചുറ്റുപാടുകൾ ഇതൊക്കെയാണ്. അല്ല, ഒരു മുൻപൂർവ സംസ്കാരം കൊണ്ട് ആ സംസ്കാരത്തിൽ നിശ്ചയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ എവിടെ വേണോ പ്രത്യക്ഷപ്പെടാം. അത് ഇതുമായിട്ട് ബന്ധമില്ല. ഗ്രഹീ യോഗഭ്രഷ്ടോ അഭിജായ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞെന്താണ്? അവതാര പുരുഷന്മാർ, തത്വജ്ഞാനികൾ, അധികാര പുരുഷന്മാർ, അങ്ങനെ പല ശ്രേണിയിൽപ്പെട്ടവരെ കുറിച്ച് പല തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി കഴിക്കരുത്, ഇതെല്ലാം വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. ഇനി ഇവിടെ വേറെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്, പണ്ഡിതന്മാരായ ആചാര്യന്മാർ തന്നെ. എങ്ങനെ? ഇവിടെ ചിലരുടെ സാമ്പ്രദായികമായ താല്പര്യങ്ങൾ, ഇങ്ങനെ ജനിക്കുന്ന ക്ഷത്രിയന്മാരുടെ ഇടയിൽ ജനിക്കുന്നവരാണ്, മറ്റത് ജനിക്കുന്ന ബ്രാഹ്മണന്മാരുടെ ഇടയിൽ ജനിക്കുന്നവരാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ തികഞ്ഞ അസംബന്ധമാണ്. അങ്ങനെ യോഗഭ്രഷ്ടനോ ഒന്നും ജാതി നോക്കിയിട്ടല്ല ജനിക്കുന്നത്. ജനിക്കുന്ന മുമ്പേ പോയി ജാതി നോക്കത്തില്ല, ഏത് ജാതി ജനിക്കണം, കുലം അങ്ങനെയല്ല നോക്കുന്നു. അങ്ങനെ ജനിക്കത്തുള്ളൂ എന്നിവിടെ മൗസൂനുസരിസി പോലെ വലിയ ആചാര്യന്മാരൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞല്ലോ, ചില ഭാഗങ്ങളിൽ ചിലർക്ക് തലതിരിഞ്ഞു പോകും, ശരിയാക്കാൻ പ്രയാസം. അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പ്രത്യക്ഷ അനുഭവത്തിൽ തന്നെയുണ്ട്, മഹാത്മാക്കൾ ജനിക്കുന്നത് ഭിന്ന സ്ഥലമൊന്നുമില്ല. ഏത് സാഹചര്യത്തിനും ജനിക്കാം. നമ്മുടെ കേരളത്തിൽ തന്നെ ഇവരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കേണ്ടതാണ്. ഇവരി പറയുന്ന കുലങ്ങളിൽ, ബ്രാഹ്മണ കുലങ്ങളിൽ ഇവിടെ എത്ര മഹാത്മാക്കൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊരു ശങ്കരാചാര്യരുണ്ടായിട്ടുണ്ട്, അതിനെക്കുറിച്ച് വിവാദമുള്ള പ്രശ്നമാണ്. ബാക്കി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആരും ജനിച്ചിട്ടില്ല. എന്നാലും ചിലർക്ക് വാശിയാണ്, മഹാത്മാക്കൾ ബ്രാഹ്മണ കുലത്തിലേ ജനിക്കത്തുള്ളൂ. മഹസ്വന സരസ്വതി പറയുന്നത് എന്ത് ചെയ്യാൻ ആൾക്കൊന്നും നിലവിലില്ലെങ്കിൽ നമുക്ക് ചോദിക്കാമായിരുന്നു, ചൂണ്ടിക്കാണിച്ചു കൊടുക്കായിരുന്നു, നോക്കെന്ന് പറയാമായിരുന്നു. ആള് ഇപ്പം നിലവിലില്ലല്ലോ. തറപ്പിച്ച് പറയുകയാണ്, മഹാത്മാക്കൾ ബ്രാഹ്മണ കുലത്തിലേ ജനിക്കും, പിന്നെ വേണ്ടി വന്നാൽ ഒരു ചെറിയ കൺസെഷൻ ക്ഷത്രിയന്റെ കുലത്തിലും ജനിക്കാം, അതിനപ്പുറം ഒരിടത്തും ജനിക്കത്തില്ല. ശ്രീകൃഷ്ണൻ എവിടെ ജനിച്ചത്? അന്നത്തെ കാലം തന്നെ നോക്കിയാൽ ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ, ഇടയ കുലത്തിലല്ലേ ജനിച്ചത്? ഇത്തരം ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടുകൂടി ചില ആചാര്യന്മാർ ഇക്കാര്യത്തിൽ അനാവശ്യമായ നിർബന്ധം പിടിക്കും. ഒരു സമുദായ പക്ഷപാതം, താൻ ജനിച്ച വംശം കുലം കുറച്ച് ശ്രേഷ്ഠമായിരുന്നോട്ടെ, മറ്റുള്ളതൊക്കെ കുറച്ച് മോശമായിരുന്നോട്ടെ എന്നൊരു ഭാവം. പ്രാരബ്ധം നേരത്തെ പറഞ്ഞില്ല, തത്വജ്ഞാനികൾക്ക് ചിലപ്പോൾ പല വേണ്ടാധീനങ്ങളും തോന്നും, അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇനിയും നമുക്ക് കണക്കിലെടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്തായാലും ഭാഷകാരൻ അങ്ങനെയൊന്നും വ്യാഖ്യാനിച്ചില്ല, പ്രത്യേകിച്ച് ജാതിയും കുലവും സമുദായവും ഒന്നും പറഞ്ഞില്ല. യഥോക്തകാരന് ശ്രീമതാം വിഭൂതിമതാം ഗേഹി ഗൃഹി യോഗഭ്രഷ്ടോഭിജായതേ, യോഗപ്രശ്നം അങ്ങനെ ജനിക്കുന്നു എന്നാണ്. ഇത് ഒരു തരക്കാർ. ഇവിടെ പറഞ്ഞ ആരാണ്? യോഗഭ്രഷ്ടന് അവന് കാമനകളുണ്ടായിരുന്നു, പൂർവ്വ സംസ്കാരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മരിച്ചതിന് ശേഷം അയാൾ അന്യലോകങ്ങളിൽ പോയി സുഖങ്ങളെല്ലാം അനുഭവിച്ച് തിരിച്ചു വരുന്നു. ഇനി അടുത്ത് വേറൊരു കൂട്ടത്തെ കുറിച്ചും പറയുന്നുണ്ട്. യോഗഭ്രഷ്ട ശ്ലോകത്തിൽ ആ യോഗഭ്രഷ്ടൻ പുണ്യകൃതാം ലോകാൻ പ്രാപ്യ, പുണ്യകൃത്തുക്കളുടെ ലോകം, ബ്രഹ്മലോകം എന്നും മറ്റ് ശാസ്ത്രങ്ങളിൽ പറയുന്നു. അതിൽ തന്നെ പല തലങ്ങളുണ്ട്, അതിൽ ചില തലങ്ങളിൽ പ്രാപിച്ച് തത്രൌഷിത്വ അവിടെ സുഖമായി കഴിഞ്ഞുകൂടി എപ്പോ ശാശ്വതി സമാഹ അനന്തവർഷങ്ങൾ തത്രൌഷിത്വ അവിടെ കഴിഞ്ഞിട്ട് ശുചിയിനാം ശ്രീമതാം ഗേഹേ, ഈ ഭൂമിയിൽ ഐശ്വര്യയുക്തമായ സദാചാര നിഷ്ഠമായ ചുറ്റുപാടുകളിൽ യോഗഭ്രഷ്ട അഭിജായതേ, വീണ്ടും ജനിക്കുന്നു, അഭിജായതേ വീണ്ടും ജനിക്കുന്നു എന്നാണ്. പ്രാപ്യ പുണ്യകൃതാം ലോകാൻ ശുചീനാംശ്രീമതാംഗേഹേഭ്രഷ്ടോഭിജായത്തെ. അഥവാ യോഗിനാമേവ പുനേ ഭവതി ധീമതാം ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മയദീദൃശം. ഇവിടെ ആചാര്യസ്വാമികൾ പറയുകയാണ്, അഥവാ യോഗി ശ്രീമതാം കുലാത് അന്യസ്മിൻ യോഗിനാമേവ ദരിദ്രാണ കുലേ ഭവതി ജായതേ ധീമതാം ബുദ്ധിമതാം. മറ്റു തര ചിലരുണ്ട്, അവർ വളരെ ഗൗരവമായി തന്നെ ഈ മാർഗത്തെ പ്രവർത്തിച്ചു. പ്രഥമ ദ്വിതീയ തൃതീയ ഭൂമികളിൽ ആ തൃതീയ ഭൂമികയിൽ എത്തിച്ചേർന്നു, പക്ഷെ അവിടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, സമയ ദർശനപ്രാപ്തി ഉണ്ടായില്ല. അവിടെ വച്ച് വഴുതിപ്പോയി. വഴുതിപ്പോയി എന്ന് വെച്ചാൽ ശരീരം നശിച്ചുപോയി, മരിച്ചുപോയി. അവർക്ക് മറ്റു കാമനകളൊന്നും ഉള്ളിലുണ്ടായിരുന്നില്ല. വേറെ ലോകങ്ങളിൽ പോകണമെന്നോ സുഖങ്ങൾ അനുഭവിക്കണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. മറ്റെന്തുകൊണ്ട് പോയി? ആ സുഖേച്ഛയുള്ളത് കൊണ്ടാണ്. അവർ വീണ്ടും ഭൂമിയിൽ വരുമ്പോഴും ആ സുഖേച്ഛയുടെ ഇതുകൊണ്ടാണ് അവർ ഐശ്വര്യയുക്തമായ ചുറ്റുപാടുകൾ വീണ്ടും അവരവിടെ ആ സാഹചര്യങ്ങളിൽ പോയി ജനിക്കുന്നത്. ഇതങ്ങനെയല്ല, അവർ പരിപൂർണ വിരക്തന്മാരാണ്, പരവൈരാഗ്യത്തിൽ നിഷ്ഠയുള്ളവരാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? ശ്രീമതാം കുലാത് അന്യസ്മിൻ യോഗിനാമേവ ദരിദ്രാണാം കുലേ ഭവതി ജായതേ. അങ്ങനെയുള്ള സ്ത്രീയൊന്നുമില്ലാത്ത ദരിദ്ര കുലങ്ങളിൽ അവർ ജനിക്കുന്നു. എന്നുവെച്ചാൽ ഇവിടെ വന്നിട്ട് സുഖഭോഗങ്ങളൊന്നും അനുഭവിക്കുന്നതിന് കിട്ടണമെന്നില്ല, പക്ഷെ അവർക്കൊരു പാരമ്പര്യം കാണും. മുത്തച്ഛനോ മുത്തപ്പന്മാരോ ഒക്കെ ഈ യോഗമാർഗത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവരായിരിക്കും ബാല്യത്തിൽ തന്നെ. അതെന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്നത്? ബാല്യത്തിൽ തന്നെ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായി, തീവ്രമായി തന്നെ അവർക്ക് ബാക്കി പൂർത്തിയാകണം. കുറഞ്ഞ പക്ഷം ഒരു ബ്രഹ്മവിത്തെങ്കിലും ആകണം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? ആ യോഗികളുടെ കുലത്തിൽ ജായതേ. അവിടെ പറയുന്നു ധീമതാം. നേരത്തെ പറഞ്ഞു ശ്രീമതാം, മറ്റു ഐശ്വര്യയുക്തമായിരിക്കുന്നു, ഇവിടെ ധീയുക്തമായിരിക്കുന്നു ബുദ്ധിമതാം. അത്ര സാഹചര്യങ്ങൾ അവർക്കുണ്ടാകുന്നു. വിവേക വൃദ്ധിക്കുള്ള അനുകൂല സാഹചര്യങ്ങളിൽ, അത് ഭൗതികമായ സാഹചര്യങ്ങളല്ല ആത്മീയമായ സാഹചര്യങ്ങളാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവർ എത്തിച്ചേരുന്നു. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതും യോഗഭ്രഷ്ടന്മാരാണ്. അവിടെയും ഒന്ന് മനസ്സിലാക്കണം, ഒരാൾ ആധ്യാത്മിക സംസ്കാരമുള്ള ആള് യോഗികളുടെ കുലത്തിലെ ജനിക്കാവുമെന്ന് യാതൊരു നിയമവുമില്ല, എവിടെയും ജനിക്കാം. പക്ഷെ യോഗഭ്രഷ്ടൻ ഈ തൃതീയ ഭൂമികയെ ആരോഹണം ചെയ്ത് അവിടെ നിന്ന് ഭ്രഷ്ടനാകുന്ന ഒരുത്തൻ, അവൻ പരവൈരാഗ്യത്തിൽ സ്ഥിതി ചെയ്തിട്ട് അതിൻ്റെ പൂർത്തിക്കേണ്ടി വരുന്നവനായതുകൊണ്ട് അവൻ യോഗികളുടെ കുലത്തിലെ ജനിക്കത്തുള്ളൂ. അപ്പൊ ചോദ്യവും ഉത്തരവും യോഗഭ്രഷ്ടനെ സംബന്ധിച്ച് മാത്രമുള്ളതാണ്, അല്ലാതെ മറ്റ് ആധ്യാത്മിക സാധകന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. യോഗിനാം കുലേ പറയുന്നു ദുർലഭതരം ദുഃഖലഭ്യതരം പൂർവാപേക്ഷ ലോകേ ജന്മ ഈദൃശം യഥോക്ത വിശേഷണേ കുലേ. അപ്പോൾ ഇവിടെ ഈ രണ്ടു തരത്തിലുള്ള ജന്മത്തിന് അളവുകോലായിരിക്കുന്നത് ആ ജീവന്റെ വൈരാഗ്യമാണ്, വൈരാഗ്യഭേദമാണ്. നല്ല വിരക്തമായ നിസ്സംഗമായ മനസ്സാണെങ്കിൽ ദുർലഭതരമായ അത്യന്തം ദുർലഭമായ ആ സാഹചര്യത്തിൽ പൂർവ്വം അപേക്ഷിക്കണം. അവിടെയെല്ലാം ഒന്നുചേർന്നിരിക്കുന്നു. അവന്റെ ചിത്തത്തെ പ്രലോഭിപ്പിക്കുന്നതിനുള്ള ഐശ്വര്യങ്ങളൊന്നും അവിടെയില്ല. ആധ്യാത്മിക സംസ്കാരത്തെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള സാഹചര്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്? ദുഃഖലഭ്യം എളുപ്പം കിട്ടുന്ന ഒന്നല്ല, അനായാസ ലഭ്യമല്ല. അങ്ങനെയുള്ള ലോകത്തിൽ ജന്മ ഈദൃശം യഥൂക്ത വിശേഷണ കുലി ഇങ്ങനെയുള്ള കുലത്തിൽ ജനിക്കുന്നു. അപ്പൊ രണ്ട് തരക്കാരെ കുറിച്ച് പറഞ്ഞു. വിരക്തനാണെങ്കിൽ അവൻ അത്തരം കുലത്തിൽ ജനിക്കുന്നു, അല്ല എങ്കിൽ മറ്റൊരു തരത്തിൽ ഐശ്വര്യുക്തമായ കുലത്തിൽ ജനിക്കുന്നു. രണ്ടുകൊണ്ടിവിടെ ഭഗവാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എന്താണോ, ഒരിക്കലും അവന് നാശം സംഭവിക്കുന്നില്ല. ചിന്നാഭ്രമിവ നശിതി എന്ന് അർജുനൻ ചോദിച്ചു. നശിക്കുന്നില്ല, അവൻ മുക്തനായിത്തീരുന്നു. യോഗഭ്രഷ്ടനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നീട് അവനൊരിക്കലും ഭ്രഷ്ട സംഭവിക്കുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾ ആധ്യാത്മിക ജിജ്ഞാസയോടുകൂടി ജനിക്കുന്നു, പൂർവ്വ സംസ്കാരം കൊണ്ട് ഏത് സാഹചര്യത്തിനും ജനിക്കാം. അങ്ങനെ ജനിക്കുന്ന ഒരാളിന് യോഗഭ്രഷ്ടം സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, അവിടെ വികല്പമുണ്ട്. പക്ഷേ യോഗഭ്രഷ്ട സംഭവിച്ചു കഴിഞ്ഞവന് പിന്നീടൊരിക്കലും അത് ആവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? അവൻ ഈ തൃതീയ ഭൂമികയിൽ ായിരിക്കും ജനിക്കുന്നത് തന്നെ. പ്രഥമ ദ്വിതീയ തൃതീയ ഭൂമികളിലായിരിക്കും അവൻ ജനിക്കുന്നത്. പിന്നെ അവന് ശക്തമായ സംസ്കാരം, പ്രബലമായ സംസ്കാരം അവനെ മുന്നോട്ട് തന്നെ നയിക്കും. അവൻ ആ ജന്മത്തിൽ തന്നെ അവൻ യോഗപുരുഷൻ സമ്യക് ദർശനം നേടും. അടുത്തനി പറയും സാധാരണ യോഗികളെ കുറിച്ച്, ഇതിൽ പെടാത്തവരെ കുറിച്ച് അടുത്ത് പറയും. അടുത്ത് വരുന്ന ഭാഗത്ത് പറയും, അനേക ജന്മ സംസിദ്ധ സ്ഥതോ യാതി പരാം. ഇത് ഈ യോഗഭ്രഷ്ടരല്ലാത്തവരെ കുറിച്ച് പറയുന്നു. അല്ലാത്തവരുവൻ സംസ്കാരത്തോടുകൂടി ജനിക്കുന്നു, അവൻ അനേക ജന്മങ്ങളിൽ ആ സംസ്കാരത്തെ അനുവർത്തിക്കുന്നു, അവൻ മുക്തനായിത്തീരുന്നു. പക്ഷെ യോഗഭ്രഷ്ടന് പിന്നീട് ജന്മമില്ല. പറയും, ശബ്ദബ്രഹ്മ അതിവർത്തതേ, മുക്തനായിത്തീരുന്നു. അടുത്ത ഭാഗത്തിൽ പറയും. അപ്പോൾ ഈ രണ്ടാമത്തെ തരക്കാരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. അഥവാ മറിച്ചാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അവൻ കാമനാരഹിതനാണെങ്കിൽ, വൈരാഗ്യത്തിൽ നിഷ്ഠയുള്ളവനാണെങ്കിൽ, ധീമതാം യോഗിനാം കുലേ ഏവ ജന്മഭവതി. ധീമതാം വിവേകശാലികളായ യോഗിനാം യോഗികളുടെ കുലേ ഏവ കുലത്തിൽ തന്നെ അവന്റെ ജന്മം സംഭവിക്കുന്നു. ഈ കുലം തന്നെ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, ജന്മം കൊണ്ട് പ്രാപ്തമാവുന്ന കുലം ആണ് വീട്. മറ്റൊന്ന് ഗുരുകുലം, അതൊരു കുലമാണ്. അങ്ങനെയും കുലങ്ങളുണ്ട്. രണ്ടിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ജന്മം കൊണ്ട് വന്നു ചേരുന്ന കുലമൊന്ന് അവിടെ അത് പൂർത്തിയാകുന്നുണ്ടല്ലോ, പിന്നെ ഇത് പൂർത്തിയാകുന്ന ഗുരുകുലത്തിലാണ്. ഗുരു പരമ്പരകളിലൂടെ വന്നു ചേരുന്ന ഗുരുവൻ എത്തിച്ചേരുന്ന കുലം, ഇതെല്ലാം അനുകൂലമായി വരുന്നു എന്നർത്ഥം. രണ്ടു കുലങ്ങളും ധീമതാം യോഗിനാമേവ കുലേ ജന്മഭവതി. ഏത് ജന്മ ഈദൃശം ജന്മ ലോകേ ദുർലഭതരം, ഈ മനുഷ്യലോകത്തിൽ ഇത്തരം ജന്മം കിട്ടുന്ന ആത്മാക്കൾ അപൂർവമായി സംഭവിക്കാറുള്ളൂ. അപൂർവം എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അവർ ആ വർത്തമാന ജന്മത്തിൽ തന്നെ അവർ മുക്തരായിത്തീരുന്നു. യോഗഭ്രഷ്ടൻ വളരെ ശോഭനമായ ഒരു ഭാവിയാണ് ഇവിടെ ഭഗവാൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അഥവാ യോഗിനാമേവ കുലേ ഭവതി ധീമതാം.